സൂത്രസംഗ്ര ഭാഷ അധ്യായം ഒന്ന് പദമൊന്ന് അധികരണം ഒന്ന് സൂത്രം 34 ശുഖസ്യ തദനാദരശ്രവണാൽ തദാദ്രവണാ സൂചിതേഹി. അപ്പൊ ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഇത് അപശൂദ്രാധികരണം എന്നാണ് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്. സൂത്രഭാഷ്യ രചനയ്ക്ക് ശേഷം വേറെ ഒരു ഏതോ ഒരു പണ്ഡിതനാണ് ഈ അധികരണങ്ങൾ തിരിച്ചത്. അത് പൂർവമീമാംസയിലും ഉത്തരമീമാംസയിലും അങ്ങനെ തന്നെ അധികരണം തിരിച്ചിരിക്കുന്നത് ഭാഷ്യം അനുസരിച്ചിട്ടാണ്. അപശൂദ്രൻ എന്ന് വെച്ചാൽ ശൂദ്രനെ വർജിക്കുക എന്നാണ് എന്റെ അർത്ഥം. അപവർജനെ അധികാരത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ശൂദ്രനെ വർജിക്കുന്നു എന്നാണ് അധികരണത്തിന്റെ താല്പര്യം. അപ്പോൾ ശൂദ്രനെ വർജിക്കുന്ന എന്തിൽ ചോദ്യം? അതാത് ബ്രഹ്മജിജ്ഞാസ. ഇത് ബ്രഹ്മജിജ്ഞാസയാണ്. അപ്പോൾ ബ്രഹ്മജ്ഞാനത്തിൽ ശൂദ്രനെ വർജിക്കുന്നു ഇവിടെ ഭാഷ്യകാരന്റെ സിദ്ധാന്തത്തിൽ ഇല്ല. ബ്രഹ്മജ്ഞാനത്തിൽ ശൂദ്രനെ വർജിക്കുന്നില്ല. പിന്നെ എന്തിനാ അപശൂദ്രാധികരണം എന്ന് പേര് കൊടുത്തത്? കാരണം ശൂദ്രനും ബ്രഹ്മജ്ഞാനം ആകാം എന്ന് തന്നെയാണ് ഭാഷ്യ സിദ്ധാന്തം. പിന്നെ എന്തുകൊണ്ട് അപശൂദ്രാധികരണം എന്ന് പറഞ്ഞു? ശൂദ്രനെ വർജിക്കുന്ന അധികരണം എന്ന് എന്തുകൊണ്ട് പേര് വന്നു? പറയുന്നു ശൂദ്രന് വേദാധ്യയനം, അതിനെന്നെ ശരിക്കുന്നു. അപ്പൊ ശൂദ്രനെ വർജിക്കുന്ന അവിടെയാണ് വേദാധ്യയനം. പറയുന്നു അങ്ങനെ ഒരു കാര്യം ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? മുമ്പ് ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് തന്നെ അധാതു ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്ന ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് അവിടെ അധശബ്ദത്തിന് അർത്ഥം പറഞ്ഞപ്പോൾ സ്വാധ്യായ ആനന്ദരിന്ത് സമാനം എന്ന് പറഞ്ഞു. സ്വാധ്യായത്തിന് ശേഷം എന്ന് പറയുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ പറയും സ്വാധ്യായം വേദാധ്യയനം എന്ന് പറയുന്ന ഈ കാര്യം അതിനുശേഷമാണ് ബ്രഹ്മജിജ്ഞാസ എന്ന് പറയേണ്ട കാര്യമില്ല. സ്വാധ്യായത്തിന്റെ കാര്യം പൂർവമീമാംസ ചർച്ച ചെയ്തതാണ്, ഗതാർത്ഥമാണത്. അതിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഇവിടെ എന്തിനു ശേഷം ബ്രഹ്മവിദ്യ? സാധന ചതുഷ്ടയെ സംബന്ധിക്ക് അനന്തരം. സാധന ചതുഷ്ടയെ സംബന്ധിക്ക് ശേഷമാണ് ബ്രഹ്മവിദ്യ എന്ന് ഇവിടെ അർത്ഥം പറയുന്നു. അപ്പോൾ പൂർവമീമാംസയിൽ ചർച്ച ചെയ്ത ഒരു കാര്യം ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞതുകൊണ്ട് ശൂദ്രന് വേദാധ്യയനത്തിന് അവകാശമുണ്ടോ ഇല്ലേ എന്ന് ഇവിടെ ഭാഷകാരൻ ചർച്ച ചെയ്യുന്നത് മുമ്പ് പറഞ്ഞതിന് വിരുദ്ധമാണ്. അതുകൊണ്ട് അത് ഗതാർത്ഥമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ആ ഒരു വിഷയം ആവശ്യമില്ലാത്തതുകൊണ്ട് ആ ഒരു ഭാഷ്യം അപ്രസക്തമാണ്. അപ്പോൾ ഇത് അപശൂദ്ര എന്ന് പറയുന്ന ഒരു വിഷയം ഇവിടെ വരുന്നില്ല. ശൂദ്രനെ വർജിക്കുന്ന ഒരു വിഷയം ബ്രഹ്മസൂത്രത്തിൽ വരുന്നില്ല. അതുകൊണ്ട് ആദ്യം ഇതിനെ അപശൂദ്രാധികരണം എന്ന് പറയുന്നത് തെറ്റാണ്, ശരിയല്ല. വേണമെങ്കിൽ ശൂദ്രാധികരണം എന്ന് പറയാം. അങ്ങനെ വേണ്ടി വന്നാൽ എന്തുകൊണ്ട് ശൂദ്രന് ബ്രഹ്മജ്ഞാനത്തിന് അവകാശമുണ്ടോ എന്ന് ചർച്ച ചെയ്യുന്നു, ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ അവിടെ ശൂദ്രനെ ഒഴിവാക്കുന്നില്ല. അപ്പൊ അപശൂദ്രൻ ഈ ശബ്ദം ഇവിടെ വരത്തില്ല. മാത്രമല്ല, ഇവിടെ ഒരു സൂത്രത്തിലും ശൂദ്ര ശബ്ദമോ അപശബ്ദമോ വരുന്നുമില്ല. പൂർവമീമാംസയിലാണെങ്കിൽ അപശൂദ്ര ശബ്ദം വരുന്നുണ്ട്. അത് ഒരു പക്ഷത്തെയാണ് അവിടെ കാണിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. ഇവിടെ ഇപ്പോ പൂർവക്ഷം എന്ന് പറയുന്നത് ശൂദ്രന് വിദ്യയിൽ അധികാരം ഉണ്ട് എന്ന് സിദ്ധാന്തി പറയുന്നു. ഇല്ല എന്ന് പറഞ്ഞാൽ വേദാധ്യയനത്തിലൂടെയുള്ള വിദ്യയിൽ അധികാരമില്ല. അത് ആ ചർച്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം തുടങ്ങിവെച്ചത്. വെച്ച കർമ്മസു അനധികാരം, കാരണം മുമ്പ് നമ്മൾ പഠിച്ചതുപോലല്ല, ചർച്ച ചെയ്തതുപോലല്ല. മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂത്രം വായിക്കുന്നു, ഭാഷ്യം എന്താണെന്നുള്ള വിശദീകരിക്കുന്നു. ഇവിടെ ഇപ്പം ഭാഷ്യം വായിച്ച് വിശദീകരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഭാഷ്യം പൂർവപക്ഷമാണ്. സിദ്ധാന്തം ഞാൻ പറയും, വ്യത്യാസം മനസ്സിലാകും. കാരണം ഇവിടെ അങ്ങനെ പറയാൻ പറ്റും. അതുകൊണ്ട് മുമ്പ് പറഞ്ഞിടത്ത് നിന്നുകൂടെ വ്യത്യാസമുണ്ട്. ഇവിടുത്തെ പൂർവപക്ഷ സിദ്ധാന്തവും സിദ്ധാന്തം പൂർവപക്ഷവും അത് വ്യക്തമായി വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇവിടെ പറയാനുള്ള മുഴുവൻ പറയും വേണം, കാരണം ഇനി ഇത് പറയാനൊരു അവസരവും കിട്ടത്തില്ല ബ്രഹ്മസൂത്രത്തിൽ. ഇത് ഈ അധികാരം പഠിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ബ്രഹ്മസൂത്രം പഠിപ്പിക്കണമെന്നിട്ട് താല്പര്യമില്ല. നിങ്ങൾ എന്നെ വിളിക്കാതിരുന്നാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ, കാരണം ഇതുകൂടെ ആകുമ്പോൾ ഇത് പൂർത്തിയാവും. കർമ്മസു അനധികാര കാരണം ശൂദ്രസ്യ അനഗ്നിത്വം. അപ്പൊ ഇവിടെ ഭാഷ്യകാരൻ പറയുകയാണ്, കർമ്മത്തില് ശൂദ്രന് അധികാരമില്ല. എന്തുകൊണ്ട്? ശൂദ്രന് അഗ്നിയാധാനം വിധിച്ചിട്ടില്ല. ഭാഷ്യകാരൻ പറയുകയാണ്, പൂർവക്ഷം അത് ഭാഷ്യകാരന്റെ മനസ്സിലിരുപ്പ് പറയുകയാണ്. ഈ പ്രസ്താവന ശരിയല്ല. എന്തുകൊണ്ട്? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, വർഷാസു രഥകാരോ അഗ്നി ആദധീത. രഥകാരൻ എന്ന് പറയുന്ന ശൂദ്രന് അഗ്നിയാധാനം വേദത്തെ തന്നെ വിധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന മനസ്സിലിരുപ്പ് ശരിയല്ല. ഇങ്ങനെ ഓരോ ഭാഗം വായിക്കുമ്പോൾ അതിനെ നിഷേധിക്കും. അപ്പോൾ ഭാഷ്യത്തിനപ്പുറമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതെന്ന് മനസ്സിലായി പോകുന്നു. കർമ്മസു അനധികാര കാരണം ശൂദ്രസ്യ അനഗ്രഹ എന്നത് വിദ്യാസു അധികാരസ്യ അപവാദം. അതുകൂടെ പൂർവക്ഷി പറയുകയാണ്, വിദ്യയിൽ അധികാരമില്ല എന്നുള്ളതിന് ഇത് ലിംഗമല്ല, കർമ്മത്തിൽ അധികാരമില്ല ശൂദ്രനെന്നാണ്. അപ്പോൾ ഭാഷ്യകാരൻ പൂർവക്ഷം കൊണ്ടുവരുമ്പോൾ എന്തോ ശൂദ്രനോടൊരു അനുകമ്പ ഉള്ളതുപോലെ സംസാരിക്കും. അത് സൂത്രപ്പണിയാണ്. ശൂദ്രനെ കൊന്നൊഴിച്ചു മുടുന്നതിനുള്ള ഒരു വിദ്യയാണ്. അതുകൊണ്ട് അതിനെയും നിഷേധിക്കേണ്ടി വരും. പക്ഷേ എന്താ പറയുന്നത്? കർമ്മത്തിൽ അധികാരം ഇല്ല, അതുകൊണ്ട് വിദ്യയിലും അധികാരമില്ല എന്ന് പറയുന്നത് ശരിയല്ലെന്ന്. അതിൽ പകുതി തന്നെ ആദ്യം നിഷേധിക്കുന്നു. കർമ്മത്തിൽ അധികാരമില്ല എന്ന് പറയുന്നത് ശരിയല്ല. വേദവാക്യമുണ്ട്, ശൂദ്രന്റെ കർമ്മത്തിൽ അഗ്നിയാധാനം വിശേഷിച്ചു. അതിൽ തന്നെ രണ്ടും മതമുണ്ട്. കാരണം ഈ എന്താണ് വർഷാസുരഥകാരു അഗ്നി ആദധീത ഈ വാക്യത്തെ മീമാംസയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ രണ്ടു കൂട്ടരുണ്ട്. ശൂദ്രന് അഗ്നിയാധാനം പാടില്ല എന്ന് പറയുന്നവർ പറയും ശരി, ഇവിടെ എന്തായാലും വേദം വിരിച്ചു പോയില്ലേ, അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, രഥകാരൻ എന്ന് പറയുന്ന ശൂദ്രൻ അഗ്നിയാധാനം ചെയ്തോട്ടെ, ബാക്കിയൊന്നും ചെയ്യാൻ പാടില്ല. അവിടെ വെച്ച് നിർത്തണം. വേദം വിധിച്ചിരിക്കുകയാണ്. അത് ഭാട്ടമതം. ഗുരുമതം ഉണ്ട് പ്രാഭാകര മീമാംസകർ. അവർ വരുന്നത് അത് ശരിയല്ല. അഗ്നിയാധാനം വിധിച്ചോ ബാക്കി കർമ്മങ്ങളും ചെയ്യാം. അങ്ങനെ അഗ്നിയാധാനം വിധിച്ചിട്ട് അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നതിന് യാതൊരു യുക്തിയില്ല. ഇവിടെ ഭാഷ്യകാരനെ പോലെയുള്ളവർ സ്വീകരിച്ചിരിക്കുന്നത് വ്യവഹാരി ഭാട്ടമതം, ഭാട്ടന്റെ മതമാണ്. എന്തുകൊണ്ട് ഭാട്ടന്റെ മതം സ്വീകരിച്ചു? പ്രാഭാകരന്മാരുടെ അഭിപ്രായം അനുസരിച്ച് ശൂദ്ധന് അഗ്നിയാദാനം മാത്രമല്ല, അത് കഴിഞ്ഞ് യജ്ഞവും ചെയ്യാം, ബാക്കിയുള്ള കർമ്മങ്ങളും ചെയ്യാം. അപ്പൊ അതിവിടെ സ്വീകാര്യമല്ല. ആർക്ക്? ഭക്ഷ്യകാരൻ. ഭക്ഷ്യകാരൻ ആരോ ആള്. ഭക്ഷ്യകാരന്റെ പേര് ഞാൻ പറയുന്നില്ല, എനിക്കറിയത്തില്ല ഇതാരാ എഴുതിയെന്ന്. കാരണം എഴുതിയ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നെങ്കിൽ തന്നെ എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് ആ ഭാഷ്യകാരൻ സ്വീകരിച്ചിരിക്കുന്ന എന്താണ്? വ്യവഹാരി ഭാട്ടെന്നേ. എന്തുകൊണ്ടത് സ്വീകരിച്ചു? കാരണം ഈ ശൂദ്രനെ കൂടുതൽ ഉപദ്രവിച്ചത് ഭാട്ടനാണ്. പ്രഭാകരൻ കുറച്ചുകൂടെ ഭേദമാണ്. അവർ പറഞ്ഞു അഗ്നിയാദാനം ചെയ്താൽ ബാക്കിയുടെ ചെയ്തോട്ടെ, നിങ്ങൾ എന്തിനാ അങ്ങനെ സങ്കോചിപ്പിക്കുന്നു വേദാർത്ഥത്തെ? എന്തായാലും ഇവിടെ തന്റെ ആ ഭാട്ട നയത്തെ ഇവിടെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അഭിശുദ്രാധികരണം ചർച്ച ചെയ്തപ്പോൾ എല്ലാവരും ഒരുപാട് പറയിലേക്ക് പോയി. ഞാൻ നിർത്തുമെന്നൊന്നും വിചാരിക്കണ്ട, ഇത് കുറച്ച് സമയം പിടിക്കും. എനിക്ക് പണി നഷ്ടപ്പെട്ടാലും ശരി, നിർത്തുന്ന പ്രശ്നമില്ല. അല്ല, ഇതൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ. ഇതൊന്നും അറിയാതെ തന്നെ ഖണ്ഡിക്കാൻ വന്ന ആൾക്കാരല്ലേ. ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് വരും, നോക്കാം നമുക്ക്. അവരൊക്കെ ഇവിടെ ഉണ്ടോ? കൂട്ടത്തിലുണ്ടോ? പറയുന്നു കർമ്മസു അനധികാരണം ശൂദ്രസ്യ അനഗ്നിത്വം നതത് വിദ്യാസു അധികാരസ്യ അപവാദകൻ. അതുകൊണ്ട് കുറവക്ഷ പറയണം, കർമ്മത്തിന് അധികാരമില്ലെന്ന് വയ്ക്കാം, പക്ഷെ അതുകൊണ്ട് വിദ്യയിൽ അധികാരമില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ആവഹനിയാദി രഹിതേന വിദ്യ വേദിതന്നശക്തി, അങ്ങനെ പറയാൻ പറ്റില്ല. ആവഹനിയാദി, അത് അഗ്നിയെക്കുറിച്ച് പറയണം. അഗ്നിയാധാനം ചെയ്യുക, നമ്മൾ പല സ്ഥലത്തും ചർച്ച ചെയ്തിട്ടുണ്ട്. ആവഹനിയാഗ്നി, അന്വഹാര വചനാഗ്നി, ദക്ഷിണാഗ്നി, ഇങ്ങനെയൊക്കെ പല അഗ്നികളുടെ പേരൊക്കെ നമുക്ക് പലയിടത്തും വന്നിട്ടുണ്ട്. അഗ്നിയെ സ്ഥാപിച്ച് ആ അഗ്നി കർമ്മങ്ങൾ ചെയ്യാത്തവന് ജ്ഞാനം പ്രാപിക്കാൻ കഴിയില്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. പൂർവക്ഷി പറയണം. പൂർവക്ഷി എന്ന് പറഞ്ഞാൽ ഇവിടെ ശൂദ്രന് ജ്ഞാനം പാടില്ല എന്ന് പറയുന്നതിന്റെ പൂർവക്ഷി. അവിടെ പൂർവക്ഷി പറയുന്നത് ജ്ഞാനമാകാം. അഗ്നിയാധാനം ചെയ്യാത്തതുകൊണ്ട് ജ്ഞാനം പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഭവതിച്ച ലിംഗം ശൂദ്രാധികാരസ്യ ബോധബലവും പറയുന്നു. ശൂദ്രനിൽ അധികാരമുണ്ടെന്നുള്ളതിന് ഉപോദ്ബലകമായ ലിംഗമുണ്ട്. എന്താണ്? സമ്പർക്ക വിദ്യായാം ഹി ജ്ഞാനശ്രുതിയും പൗത്രായണം ശുശ്രൂഷും ശൂദ്രശബ്ദേന പരാമൃശതി. ഛാന്തോക്യത്തിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. അവിടെ ആരാണ് ജ്ഞാനശ്രുതി എന്ന് പറയുന്ന ആള്? പൗത്രായണൻ എന്നാണ് അയാൾ അറിയപ്പെടുന്നത്. അയാൾ ശുശ്രൂഷും, അവിടെ സമ്പർക്ക വിദ്യ എന്താണെന്ന് കേൾക്കുന്നതിന് ആഗ്രഹിച്ചുകൊണ്ട് രൈക്യുവിന്റെ അടുത്ത് ചെന്നപ്പോൾ രൈക്യുവിന് എടോ ശൂദ്ര എന്ന് വിളിച്ചു. അപ്പോ ശൂദ്രനും വിദ്യയ്ക്ക് അധികാരമുണ്ട് എന്നിവിടെ പറയുന്നു പൂർവക്ഷം. അത് അഹരേത്വാ ശൂദ്ര തവേവ സഹ ഗോഭിർ അസ്തു. കാരണം ആദ്യം രൈക്യുവിന്റെ സമീപത്ത് ഈ പറയുന്ന ജ്ഞാനശ്രുതി ചെല്ലുമ്പോൾ 600 പശുക്കളും നിഷ്കം പണക്കിഴിയും രഥവും ഇത്രയൊക്കെ ആയിട്ടാണ് ചെല്ലുന്നത്. ഒരു വിദ്യ സ്വീകരിക്കാൻ പോവുകയാണ്. നമ്മൾ ഒരു പശുവിനെ പിടിച്ചുകൊണ്ട് നടന്നു നോക്കുക, അത് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, നേരെ നടക്കാൻ നമ്മളെ സമ്മതിക്കത്തില്ല. കാരണം കയറിട്ട് കെട്ടിപ്പിടിച്ചാലും പശു, ഞാൻ കുട്ടിക്കാലത്ത് പശുവിനെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, എനിക്ക് നല്ല അനുഭവമുണ്ട്. 600 പശുവിനെയും പിടിച്ചുകൊണ്ടാണ് ഒരാൾ പോയത്, എന്തായിരിക്കും അവിടുത്തെ കോലാഹലം ഒന്ന് സങ്കല്പിച്ചു പോകുന്നത്. 600 പശുവിനെയും കൊണ്ട് പോയി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്ന ഒരു ജ്ഞാനശ്രുതി വിദ്യയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഒരു ഭയങ്കര ഒരു ചതുരം കപ്പട വരും പോലെ ആയിരിക്കും, 600 പശുക്കളും അതിൻ്റെ കൂട്ടത്തിലൊരാളും ഒരു രഥവും പണക്കിഴികളും ഒക്കെ ആയിട്ടാണ് ചെല്ലുന്നത് വിദ്യ സ്വീകരിക്കുക. അപ്പോൾ എന്താ പറഞ്ഞു, ഇടാ ശൂദ്ര, നിന്റെ ഈ പണവും ഇതൊക്കെ നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തിരിച്ചു പറഞ്ഞു വിട്ടെന്നാണ് പറയുന്നത്, ആ സന്ദർഭങ്ങളോട് പറയുന്നത്. അപ്പൊ അവിടെ എന്താണ്, ശൂദ്രനെന്ന് വിളിച്ച് അവസാനം എന്ത് ചെയ്ത് തന്റെ മകളെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉപദേശിച്ചു. അക്കാര്യം നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോ അതുകൊണ്ട് ശൂദ്രൻ ഉപദേശിച്ചു എന്നുള്ളതിന് ശ്രുതി തന്നെ അടയാളമുണ്ട്. പൂർവക്ഷി പറയുന്നു ഇല്ല എന്ന് ഭാഷ്യകാരൻ പറയും. ഇനി വേറെ പറയുന്നു, വിദുര പ്രതിപ്രദേശിച്ച ശൂദ്രയോനി പ്രഭവാവി. വിദുരനും മറ്റും എന്താണ്, ശൂദ്ര സ്ത്രീയിൽ ജനിച്ചയാളാണ്, വെച്ചാൽ ജന്മനാ ശൂദ്രനാണ് എന്നാണ് ഭാഷ്യകാരൻ. അവിടുത്തെ പറയും ശൂദ്രനായ വിദുരൻ ജ്ഞാനിയാണെന്ന് പറയും. ഇവിടെ ഭാഷ്യകാരൻ സ്വീകരിച്ചിരിക്കുന്നത് ജന്മനാ ഉള്ള ജാതി. അതേ ഇങ്ങനെയുള്ള ചർച്ചകളിലെല്ലാം ജന്മം കൊണ്ടുള്ള ജാതിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ ചർച്ച മുമ്പോട്ട് പോകത്തുള്ളൂ. പിന്നെ കർമ്മം കൊണ്ടാണ് ജാതി എന്ന് പറഞ്ഞാൽ പിന്നെ ഇത്തരം ഒരു ചർച്ചയുടെ ഒന്നും ആവശ്യമില്ല. അവിടെ ബ്രഹ്മജ്ഞാനിയാണ് ബ്രാഹ്മണൻ, പിന്നെ അവിടെ വേറെ ഒന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെ ഒരു ചർച്ച വരണമെങ്കിൽ തന്നെ ആദ്യം എന്തെങ്കിലും ജാതി ജന്മന ആണ്. അതുകൊണ്ടിവിടെ പ്രത്യേകം പറയുന്ന എന്താണ്, ശൂദ്ര യോനി പ്രഭവ, ശൂദ്ര യോനിയിൽ നിന്നും ജനിച്ച ദാസീപുത്രനായ എന്താണ് വിദുരനും വിശിഷ്ട വിജ്ഞാന സമ്പന്ന, വളരെ വിശിഷ്ടമായ ജ്ഞാനത്തോടുകൂടി മഹാഭാരതത്തിന് മുഴുവൻ വിദുരനെ ഒരുപാട് പ്രശംസിക്കുന്നുണ്ട്. വിദുരന്റെ വിദുരനീതി തന്നെ ഉണ്ട്. സർവവിഷയങ്ങളിലും ജ്ഞാനിയുണ്ടായിരുന്ന ആളാണ്, ജ്ഞാനം ഉണ്ടായിരുന്ന ആളാണ്, ജ്ഞാനിയാണ്. അപ്പോൾ ശൂദ്രനായ ഇത് ഭാഷകാരനോടിൽ അംഗീകരിക്കുന്നുണ്ട്. ശൂദ്ര യോനിയിൽ പിറന്നവനും ജ്ഞാനം ആകാം, ജന്മനാ ശൂദ്രനും ജ്ഞാനമാകാം അത് പറയുന്നുണ്ട്. പക്ഷെ ജന്മനാ ശൂദ്രനായിരിക്കുന്നവൻ ജ്ഞാനിയാകാന്ന് പറഞ്ഞാൽ അവൻ ബ്രാഹ്മണനാണോ ശൂദ്രനാണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ജന്മം നോക്കിയാണ്. അതുകൊണ്ട് അവൻ ബ്രാഹ്മണനാകത്തില്ല. ഇനി ബ്രഹ്മജ്ഞാനി എന്നുള്ള അർത്ഥത്തിൽ ബ്രാഹ്മണൻ എന്ന് പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്, അവൻ ശൂദ്രൻ തന്നെയാണ്. ഗുണവും കർമ്മവും നോക്കിയെന്നും ഒരാളെ ജാതി തീരുമാനിക്കാൻ കഴിയത്തില്ല. പിന്നെ അതൊരു ആശയമാണ്, ചില സന്ദർഭങ്ങളിലൊക്കെ അങ്ങനെ പറയാം എന്നുള്ളതല്ലാതെ. അതുകൊണ്ടാണ് മുമ്പ് നമ്മൾ അത് പറഞ്ഞിട്ടുള്ളതാണ്, ദ്രോണാചാര്യർ ബ്രാഹ്മണനാണ്, പക്ഷെ തൊഴിലെ യുദ്ധമായിരുന്നു. ഒരിടത്തും ദ്രോണരെ ക്ഷത്രിയനെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. തസ്മാത് അധിക്രിയതേ ശൂദ്രോ വിദ്യാസ്. അതുകൊണ്ട് ഇവിടുത്തെ പൂർവക്ഷി പറയുകയാണ്, ശൂദ്രന് വിദ്യയിൽ അധികാരമുണ്ട്. ഏവം പ്രാപ്തേ, ഇങ്ങനെ പറയുമ്പോൾ ബ്രൂമഹ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്, എന്റെ അഭിപ്രായം എന്നാണ്. വയം ബ്രൂമഹ ഭാഷ്യകാരൻ പറയുന്നു. എന്താണ് ന ശൂദ്രസ്യ അധികാര, ശൂദ്രന് അധികാരമില്ല വിദ്യയിൽ. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, വിദുരർക്ക് ജ്ഞാനമുണ്ടെന്ന് അംഗീകരിക്കുന്ന അതേ ഭാഷ്യകാരൻ തന്നെ ഇവിടെ പറയുന്നത് ശൂദ്രന് വിദ്യയിൽ അധികാരമില്ല. എന്തുകൊണ്ട്? വേദ അധ്യയന അഭാവ, വേദാധ്യയനം ഇല്ലാത്തത് കൊണ്ട്. ശൂദ്രന് വേദാധ്യയനമില്ല, അത് വിശദീകരിക്കുന്നു. അധീത വേദോ ഹി വിദിത വേദാർത്ഥോ വേദാർത്ഥേഷു അധിക്രിയതേ. വേദത്തെ അധ്യയനം ചെയ്ത് വേദാർത്ഥത്തെ മനസ്സിലാക്കിയിട്ടാണ് വേദ അർത്ഥത്തിൽ അവൻ അധികാരിയാകുന്നത്, കർമ്മമായാലും ശരി ജ്ഞാനമായാലും ശരി. അതാണ് അധീത വേദ. വേദം ആദ്യം അധ്യയനം ചെയ്യണം, വിദ്യത വേദാർത്ഥത്തിന് വിചാരം ചെയ്ത് വേദത്തിന്റെ അർത്ഥത്തെ മനസ്സിലാക്കണം, പിന്നെ അവൻ വേദാർത്ഥത്തിൽ അവനെ അധികാരിയാകും. എന്നുവെച്ച ശൂദ്രസ്യ വേദാധ്യയനം അസ്തി, ശൂദ്രന് വേദാധ്യയനം ഇല്ല. എന്തുകൊണ്ട് വേദാധ്യയനമില്ല, ശൂദ്രന് വേദ അധ്യയനം ഇല്ലെന്ന് പറയുന്നതിന് കാരണം എന്താണ്? ഉപനയന പൂർവകത്വ വേദാധ്യയനസ്യ, വേദം അധ്യയനം ചെയ്യണമെങ്കിൽ ഉപനയനം ചെയ്യണം. ഉപനയനസ്യ വർണ്ണത്രയ വിഷയത്വ, ഉപനയനം എന്ന് പറയുന്നത് വർണ്ണത്രയം, മൂന്ന് വർണ്ണത്തിനെ പറഞ്ഞിട്ടുള്ളൂ, ഏത്? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ എന്നാണ്. അതാണ് ഭാഷകാരൻ പറയുന്നത്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ മൂന്ന് കൂട്ടർക്ക് മാത്രമേ ഉപനയനം പറഞ്ഞിട്ടുള്ളൂ എന്നാണ്. അതുകൊണ്ട് ശൂദ്രന് വേദാധ്യയനം, ആദ്യം ഉപനയനം ചെയ്യണം. പഞ്ചവർഷം ബ്രാഹ്മണം ഉപനയ, അഞ്ചാമത്തെ വയസ്സിൽ ബ്രാഹ്മണൻ ഉപനയനം ചെയ്യിക്കണം എന്നും മറ്റും ഉപനയനം വിധിച്ചതിന്റെ കൂട്ടത്തിൽ ശൂദ്രന് ഇത്രാമത്തെ വയസ്സിൽ ഉപനയനം ചെയ്യണമെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് ശൂദ്രന് ഉപനയനം വിധിച്ചിട്ടില്ല. അത് മാത്രമല്ല, മനുസ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി പോലുള്ള സ്മൃതികൾ പ്രത്യേകം നിഷേധിച്ചിട്ടുമുണ്ട് ശൂദ്രന് ഉപനയനം പാടില്ല. പിന്നെ ശൂദ്രൻ അതുകൊണ്ട് തന്നെ വേദാധ്യയനവും പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഉപനയനം പാടില്ല, വേദാധ്യയനം ചെയ്യില്ല, പിന്നെ എങ്ങനെ വേദ ഉപനിഷത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാവും? അതുകൊണ്ട് വേദാധ്യയനപൂർവകമായ ജ്ഞാനം ശൂദ്രന് പാടില്ല. അതാണ് ഭാഷ്യകാരന്റെ സിദ്ധാന്തം. അല്ലെങ്കിൽ ഉപനയനപൂർവകമായ വേദാധ്യയനപൂർവകമായ ജ്ഞാനം ശൂദ്രന് പാടില്ല. ഉപനയനം ചെയ്യുക, വേദാധ്യയനം ചെയ്യുക, അത് കഴിഞ്ഞ് ജ്ഞാനമുണ്ടാവുക, ഇത് പാടില്ല എന്നാണ്. അപ്പൊ ഇതേ പ്രശ്നം തന്നെ പൂർവമീമാംസയിൽ ചർച്ചയ്ക്ക് വരും. എന്തുകൊണ്ട് വർഷാസു, രഥകാരു, അഗ്നി ആദധിക നിഷാദസ്ഥപതിയും യാജയേത്, ഈ നിഷാദസ്ഥപതിയും രഥകാരനുള്ള ശൂദ്രന്മാരാണ്. ഇവര് വേദം ചെയ്യണമെന്ന് എങ്കിൽ പിന്നെ എങ്ങനെ, ഇവര് യാഗം ചെയ്യണമെന്നുള്ളത് പിന്നെ എങ്ങനെ ചെയ്യും? കാരണം ഉപനയനം ചെയ്യണം, വേദാധ്യയനം ചെയ്യാതെ യാഗം ചെയ്യാൻ പറ്റും? അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിലും അവര് മന്ത്രങ്ങൾ ചൊല്ലേണ്ടി വരും. അപ്പൊ അതിന് ഒരു കൂട്ടർ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അവരെ കൊണ്ട് യാഗം ചെയ്യിപ്പിക്കാം, പക്ഷെ അവർ മന്ത്രം ചൊല്ലാൻ പാടില്ല. ഞങ്ങളൊരു പക്ഷം പറയും, ചെയ്യാം, മാ അടച്ചുകൊണ്ട് ഒന്നും മിണ്ടരുത്. ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ എള്ളട് പൂവിടന്നൊക്കെ പറയുമ്പോൾ എള്ളും പൂവൊക്കെ എടുക്കണം, വേറെ ഒന്നും മിണ്ടാൻ പാടില്ല. അതൊരു വഴി. പിന്നെ വേറെ വഴി എന്താ പറയുന്നത്, അല്ലെങ്കിൽ അത് പിന്നെ തീരെ ഇതായിപ്പോയി, കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കർമ്മത്തിന് ഫലം കിട്ടിയില്ലെങ്കിലോ? വിശുദ്ധനും ചോദിക്കും, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഫലമുണ്ടോ? ഇത് കാശ് മുടക്കി ചെയ്യുന്ന കാര്യമാണ്, മന്ത്രം ചൊല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ ഫലം കിട്ടിയില്ലെങ്കിലോ? യജമാനം ചൊല്ലേണ്ട മന്ത്രമുണ്ട്. പറയുന്ന അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഏത് കർമ്മമാണോ വിധിച്ചിരിക്കുന്നത് ആ കർമ്മത്തിന് ആവശ്യമുള്ള മന്ത്രങ്ങൾ അതവർക്ക് ചൊല്ലാം. മീമാംസരെ അവസാനം സമ്മതിച്ചു. ആ ഭാഗത്തുള്ള മന്ത്രം ചൊല്ലേണ്ടി വരുമല്ലോ. ശരി എന്നാ മന്ത്രം ചൊല്ലാപ്പ ചോദിക്കും. ശരി, അങ്ങനെ ആ സമയത്തുള്ള മന്ത്രം ചൊല്ലേണ്ടി വന്നാൽ പിന്നെ ഉപനയനം വേണ്ടേ? ശരി, എന്നാ ഉപനയനവും ആകാം. ആ കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അവരെ ഉപനയനം കഴിക്കുക, ഉപനയനം ചെയ്യുക, ആ മന്ത്രങ്ങൾ അത് പഠിപ്പിക്കണ്ടേ? അവസാനം അങ്ങനെ ഒരു തീരുമാനത്തിലെത്തും. മുട്ടിയ പക്ഷം വയ്ക്കുവനോ എന്ന് പറഞ്ഞതുപോലെ തീരെ നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞാൽ ശൂദ്രന് ഉപനയനം ചെയ്യിക്കണം, വേദമന്ത്രവും ചൊല്ലിക്കണം. ഈ വിഷയം പൂർവമീമാംസയിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പൂർവമീമാംസയെ ഭാഷ്യകാരം പലയിടത്തും പരാമർശിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ വന്നപ്പോൾ ആ കാര്യം വേണ്ടിയിട്ടില്ല. പിന്നെ പലയിടത്തും പറയും, എന്താണ് ഉപനയനം നിഷേധിച്ചിട്ടുണ്ട്. അടുത്ത് പറയുന്ന ഇതാണ്, ശ്രുതിയിൽ ഒരിടത്തും നിഷേധിച്ചിട്ടില്ല ശൂദ്രനും ഉപനയനം ചെയ്യാൻ പാടില്ല എന്ന് നിഷേധിച്ചിട്ടില്ല. ആ ബ്രാഹ്മണന് ഉപനയനം വിധിച്ചിരിക്കുന്ന ഭാഗത്ത് ശൂദ്രന്റെ ഉപനയനം വിധിക്കുന്നില്ല, അത് ശരിയാണ്. പക്ഷെ ശൂദ്രൻ ഉപനയനം പാടില്ല, വേദ അധ്യയനം ചെയ്യാൻ പാടില്ല എന്ന് ഒരിടത്തും നിഷേധിച്ചിട്ടില്ല. ഭാഷ്യകാരൻ പറയും, ശ്രുതിയും നിഷേധിച്ചു, പക്ഷെ സ്മൃതിയും നിഷേധിച്ചുണ്ട്. മനുസ്മൃതി, യാജ്ഞവാക്യം പോലുള്ള സ്മൃതികൾ ഒക്കെ നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ ശൂദ്രന് ഉപനയനം ചെയ്യണം എന്ന് വിധിച്ചിട്ടുള്ള സ്മൃതികളുമുണ്ട്. ആപസ്തംഭസ്മൃതി, ഭാർഗവസ്മൃതി തുടങ്ങിയ സ്മൃതികളിൽ ശൂദ്രന് ഉപനയനം ചെയ്യണം, എങ്ങനെയാണ് ഉപനയനം ചെയ്യേണ്ടത്, ഏത് നിറത്തിലുള്ള യജ്ഞോപവീതമാണ് ധരിക്കേണ്ടത്, അത് കഴിഞ്ഞ് കർമ്മം യാഗഹോമാദികൾ ചെയ്യണം, എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഇതും പ്രാചീന സ്മൃതികളാണ്. അപ്പൊ അതിനെന്ത് സമാധാനം പറയും? പക്ഷെ അങ്ങനെ സ്മൃതികളെ കണ്ടതായിട്ട് പോലും ഭാഷകാരൻ നടിക്കുന്നില്ല. നിഷേധിച്ചു നിഷേധിച്ചു എന്നേ പറയുന്നുള്ളൂ. ഇനി പറയും, അങ്ങനെ കണ്ടാ പറയും, അത് സ്മൃതി അനവകാശ പ്രസംഗം, ഒരു ദോഷം. ഇവിടെ ബ്രഹ്മസൂത്രത്തിൽ രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം പാദം തുടങ്ങുന്നത് സ്മൃതി അധികരണമാണ്. ആദ്യത്തെ സൂത്രം നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സ്മൃതി അനവകാശ പ്രസംഗം. ഇത് ചെയ്ത് അന്യസ്മൃതി അനവകാശ പ്രസംഗ, ചെറിയ എന്തൊരു വ്യത്യാസമുണ്ട്. സ്മൃതി അനവകാശ പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യസ്മൃതി അനവകാശ പ്രസംഗ ദോഷം വരും എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ചർച്ച ചെയ്യുന്നത് പ്രപഞ്ച കാരണം എന്തെന്നുള്ളതാണ്. പ്രപഞ്ചത്തിന് കാരണം പ്രകൃതിയാണെന്ന് സാംഖ്യന്മാർ പറയുന്നു, ഇവിടെ വൈദികന്മാർ പറയുന്നു ഈശ്വരനാണ്. ഇവിടെ പ്രപഞ്ച കാരണമായി ഈശ്വരനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ സാംഖ്യസ്മൃതി ഉപേക്ഷിക്കേണ്ടി വരും. അത് ആർഷപ്രണീതമാണ്. കപിലഋഷിപ്രണീതമായ സാംഖ്യപ്രതിയെ, സാംഖ്യസ്മൃതിയെ തള്ളിക്കളയേണ്ടി വരും. അതാണ് സ്മൃതി അനവകാശ പ്രസംഗം എന്ന് പറയുന്നത്. അപ്പൊ ഋഷിപ്രണീതമായ സാംഖ്യസ്മൃതിയെ തള്ളിക്കളയാൻ പറ്റത്തില്ല സാംഖ്യശാസ്ത്രം എന്ന് പൂർവപക്ഷി പറയുമ്പോൾ സിദ്ധാന്തി പറയുന്നത് എന്താണ്? അത് ശരിയല്ല. അങ്ങനെ നിങ്ങൾ സാംഖ്യസ്മൃതിയെ തള്ളിക്കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ മനുസ്മൃതിയെ തള്ളിക്കളയേണ്ടി വരും. അന്യസ്മൃതി അനവകാശ പ്രസംഗം. സാംഖ്യസ്മൃതിയെ തള്ളിക്കഴിഞ്ഞാൽ തള്ളിക്കളയണമെന്നാണ് സിദ്ധാന്തി പറയുന്നത്. അപ്പൊ പൂർവക്ഷി പറയുന്നു അത് തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ ഋഷിപ്രണീതമായ ഒരു സ്മൃതിയെ ഉപേക്ഷിച്ചു എന്ന് വരും, അത് പാടില്ല എന്ന് പറയുന്നു. അത് തള്ളിയേ പറ്റൂ. എന്തുകൊണ്ട്? അതിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ മനുസ്മൃതിയെ തള്ളേണ്ടി വരും. അപ്പോൾ അവിടെ പിന്നെ ചർച്ച വരും, ഏതിനെ തള്ളണം, ഏതിനെ കൊള്ളണം? സാംഖ്യസ്മൃതിയെ തള്ളണോ മനുസ്മൃതിയെ തള്ളണോ? സാങ്കേ സ്മൃതിയെ സ്വീകരിക്കണമോ അതേ മനുസ്മൃതിയെ സ്വീകരിക്കണം. അവസാനം തീരുമാനം വരും മനുസ്മൃതി സ്വീകരിക്കും. എന്തുകൊണ്ട്? മനുസ്മൃതി വേദമൂലകമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നു സൃഷ്ടിക്ക് കാരണമായി ഈശ്വരനെ പറഞ്ഞിരിക്കുന്നു. ഇതാണ് അവിടുത്തെ സിദ്ധാന്തം. എന്താണ് സ്മൃതിയെ അനുസരിക്കുന്ന ഒരു സിദ്ധാന്തം നമുക്ക് സ്ഥാപിക്കേണ്ടി വരുമ്പോൾ ആ സ്മൃതി ശ്രുതിയെ അനുസരിക്കുന്നുണ്ടോന്നോ, ശ്രുതിക്ക് വിരുദ്ധമായി വരുന്ന സ്മൃതിയെ തള്ളിക്കളയണ, അത് ഋഷിപ്രണീതമാണെങ്കിൽ അതാണ്. ഇക്കാര്യം മനുസ്മൃതി എന്നും പറയുന്നുണ്ട്. ഇനി ഋഷിപ്രണീതമാണെങ്കിൽ ശരി, ശ്രുതിക്ക് വിപരീതമാണെങ്കിൽ തള്ളിക്കളയണം. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഏത് സ്മൃതിയെ സ്വീകരിക്കും? മനുസ്മൃതി പറയുന്നു. അതേ യുക്തി ഇവിടെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഭാഷ്യകാരന് വിരോധം വരും. കാരണം ശ്രുതിയിൽ ഒരിടത്തും തന്നെ ശൂദ്രന് ഉപനയനമോ വേദാധ്യയനമോ നിഷേധിച്ചിട്ടില്ല. പക്ഷെ മനുസ്മൃതി ശൂദ്രന് വേദാധ്യയനത്തെ നിഷേധിക്കുന്നു. അപ്പൊ അത് ശ്രുതിക്ക് വിരുദ്ധമാണ്, അത് തള്ളിക്കളയേണ്ടി വരും. ആപസ്തംഭസ് ഇതാണെങ്കിലോ, ആപസ്തംഭസ്മൃതിയാണെങ്കിൽ ശൂദ്രന് എങ്ങനെ ഉപനയനം ചെയ്യണമെന്ന് വിധിക്കുന്നുണ്ട്. അത് സ്വീകരിക്കാൻ എന്തുകൊണ്ട്? ഇവിടെ ശൂദ്രൻ വേദാധ്യയനം ചെയ്തതിന് ശ്രുതി പ്രമാണമാണ്. അപ്പോൾ വേദാധ്യയനം ചെയ്യണമെങ്കിൽ ഉപനയനം ചെയ്തേ പറ്റൂ. അപ്പോൾ ശൂദ്രം ഉപനയനം ചെയ്തതിന് ശ്രുതി തന്നെ പ്രമാണമാണ്. ശൂദ്രനെ ഇന്ന വയസ്സിൽ വേദാധ്യയനം ചെയ്യിക്കണമെന്ന് പറയണ്ട, പക്ഷെ വേദ അധ്യയനം ചെയ്തു എന്നുള്ളതിന് പ്രമാണമുണ്ട്. വേദാധ്യയനം മാത്രമല്ല, ശൂദ്രൻ മന്ത്രദ്രഷ്ടാവാണ് എന്നുള്ളതിന് വേദം പ്രമാണമാണ്. ശൂദ്രന്മാർ ദർശിച്ച മന്ത്രങ്ങളെ വേദമന്ത്രങ്ങളിവിടെ പറയുന്നുണ്ട്. അവ സ്വാഭാവികമായിട്ടും ശൂദ്രന് വേദാധ്യയനമാകാം. അടുത്ത് ജ്ഞാനശ്രുതി ഉപാഖ്യാനത്തിലും വ്യക്തമായും പറയുന്നുണ്ട്, ശൂദ്രൻ വേദം ശ്രവിച്ചു. ശൂദ്രൻ എന്ന് പറയുമ്പോൾ എന്താണ്? സ്ത്രീയെ ചേർത്തുകൊണ്ട് ഇവിടെ ആവർത്തിച്ച് പറയുന്നില്ല. കാരണം ഇവിടെ സ്ത്രീ എന്ന് പറയുന്നത് പരിഗണിക്കേണ്ട ഒരു കാര്യമേ അല്ല. ശൂദ്രൻ കഴിഞ്ഞേ സ്ത്രീ വരത്തുള്ളൂ. ശൂദ്രൻ നിഷേധിക്കുന്നിടത്തെല്ലാം സ്ത്രീ ഉണ്ടെന്ന് കണക്കായിക്കോണം. സ്ത്രീ വേദം ചൊല്ലിയതിന് പ്രമാണമുണ്ട്. അപ്പോ ഉപനയനം ചെയ്യാതെ എങ്ങനെ വേദം ചൊല്ലാൻ പറ്റും? അതുകൊണ്ട് ഇവിടെ ബ്രഹ്മസൂത്രത്തിൽ പറയുന്ന ന്യായം അനുസരിച്ച് തന്നെ സ്മൃതി അനവകാശ പ്രസംഗം എന്ന് പറയുന്ന ദോഷം ആ യുക്തി അനുസരിച്ച് തന്നെ ഇവിടെ ഭാഷ്യകാരൻ പറയുന്ന അസംബന്ധമാണ്. ശൂദ്രന് വേദാധ്യയനവും ഉപനയനവും വിധിക്കുന്ന ആപസ്തംഭസ്മൃതിയെ തള്ളാൻ പറ്റത്തില്ല. ഭാർഗവസ്മൃതിയെ തള്ളാൻ പറ്റില്ല. അത് മാത്രമല്ല, ഭൃഗസ്മൃതി, പരാശര സ്മൃതി, ഒരുപാട് സ്മൃതികൾ ശൂദ്രന്റെ അവകാശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. വിശേഷം അവിടെ പറയുന്ന എന്താണ്? ബ്രാഹ്മണനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം പറയുന്നുണ്ട്, ബ്രാഹ്മണന്റെ പുത്രനായി ജനിച്ചതുകൊണ്ട് ഒരുവൻ ബ്രാഹ്മണനാകുന്നില്ല. വ്യക്തമായി പറയുന്നുണ്ട് വ്യാസസ്മൃതിയിലും മറ്റും. അവിടെ ബ്രാഹ്മണനാകണമെങ്കിൽ അത് മാത്രമല്ല പറയുന്നു, ഒരുവൻ ഉപനയനം ചെയ്തുകൊണ്ട് മാത്രം ദ്വിജനാകുന്നില്ല, അതും പറയുന്നുണ്ട്. സാറിന് പറയുന്നത് എന്താണ്? ഉപനയനം ചെയ്താൽ ദ്വിജനാകുമെന്നാണ്. വ്യാസസ്മൃതിയിൽ അത് നിഷേധിക്കുന്നു. ഉപനയനം ചെയ്തുകൊണ്ട് ഒരുവൻ ദ്വിജനാകുന്നില്ല. ദ്വിജനാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഉപനയനം ചെയ്തിട്ട് വേദം അഭ്യസിക്കണം, എന്നാലേ ദ്വിജനാകും. ശൂദ്രൻ ഉപനയനം വിധിച്ചിരിക്കുന്നു, ഉപനയനം കഴിഞ്ഞു വേദ അധ്യയനവും വിധിച്ചിരിക്കുന്നു സ്മൃതിയിൽ. അപ്പോൾ ശൂദ്രനും ദ്വിജനാണ്. പക്ഷെ ആ സ്മൃതികളെല്ലാം കണ്ടില്ലെന്ന് നടിച്ചു, മാറ്റിവെച്ചു. എന്നിട്ട് ശൂദ്രന് എങ്ങനെ നിഷേധിക്കാൻ പറ്റും? അത്തരം സ്മൃതികളെ മാത്രം എടുത്ത്. അതുകൊണ്ടാണ് മനുസ്മൃതിക്കും ഗൗതമ സ്മൃതിക്കും യാജ്ഞവൽക്കിയ സ്മൃതിക്കൊക്കെ വലിയ പ്രചാരം കിട്ടിയത്. മറ്റ് സ്മൃതികൾ ഉണ്ടെന്ന് പോലും പലർക്കും അറിയത്തില്ല. അതൊക്കെ ഇന്നും ഉപലബ്ധമാണ്. എന്നിട്ടു കൂടി പേരുകൂടി ആർക്കും അറിയത്തില്ല. ശൂദ്രനെ ഉപദ്രവിക്കാൻ വേണ്ടി എഴുതിയ സ്മൃതികളെല്ലാം പ്രസിദ്ധമായി. അതിനെ കത്തിക്കുന്നവർക്കും അതേ അറിയാവൂ, അതിനെ പഠിക്കുന്നവർക്കും അതേ അറിയാവും. ഇങ്ങനെ ചില സ്മൃതികളുണ്ടെന്നുള്ള കാര്യം അറിയത്തില്ല. കാരണം എന്തുകൊണ്ട്? അതെല്ലാം ശൂദ്രനെ സപ്പോർട്ട് ചെയ്യുന്ന സ്മൃതികളാണ്. അത്തരം സ്മൃതികളെ ഈ എഴുതിയ ഭാഷ്യകാരൻ എന്ന് പറയുന്നത് എല്ലാ സ്മൃതികളിലും പണ്ഡിത്തുള്ള ആളല്ലേ? എന്തുകൊണ്ട് അത്തരം സ്മൃതികൾ കൂടെ കൊണ്ടുവന്നില്ല? അത് മനഃപൂർവ്വമല്ല എന്നിങ്ങനെ കരുതാൻ പറ്റും. അതുകൊണ്ട് ഈ പറയുന്ന ഈ കാര്യവും അസംബന്ധമാണ്. ഇനി ജ്ഞാനശക്തി ഉപാഖ്യാനം അതിലേക്ക് വരും. നജശൂദ്രസ് വേദാധ്യയനം അസ്തി. സിദ്ധാന്തം പറയുന്നത് ശൂദ്രന് വേദാധ്യയനം ഇല്ലാതെ ശരിയല്ല. ഉപനയനപൂർവകത്വാ വേദാധ്യയനസ്യ. കവശൻ എന്ന് പറയുന്ന ശൂദ്രൻ മന്ത്രദിഷ്ഠാവാണ് പറയുന്നു. വേദത്തിൽ തന്നെ പറയുന്നുണ്ട്. അതങ്ങനെ നിഷേധിക്കാൻ പറ്റും? വേദാധ്യയനസ്യ ഉപനയനസ്യ വർണ്ണവിഷയിത്വ. പിന്നെ മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. എന്താണ്? ആ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ ഇങ്ങനെ പല ഗോത്രങ്ങളായി പിരിഞ്ഞിരുന്ന ആ കാലഘട്ടത്തിൽ അതിൽ ഏറ്റവും ശ്രേഷ്ഠനായിരുന്നത് ബ്രാഹ്മണനാണ്. അതിൽ താഴെ ക്ഷത്രിയൻ, അതിൽ താഴെ വൈശ്യൻ, അതിൽ താഴെ ശൂദ്രൻ. അങ്ങനെ ഒരു വിഭജനം ഒന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിഭജനം വരാൻ കാര്യം എന്താണ്? ഈ പുരോഹിതൻ എഴുതിവെച്ച നിയമങ്ങളനുസരിച്ചാണ് അത് വന്നത്. ശൂദ്രൻ താൻ ആരായിരിക്കണമെന്ന് സ്വയം തീരുമാനിക്കുന്നുള്ള അവകാശം ശൂദ്രനില്ലായിരുന്നു. വൈശ്യനുണ്ടായിരുന്നില്ല, ക്ഷത്രിയനുണ്ടായിരുന്നില്ല. ഈ അവകാശങ്ങളെല്ലാം ഇവരിൽ നിന്ന് കവർന്നെടുത്തിട്ട് പുരോഹിതൻ എഴുതിവെച്ചല്ല, ഇതാണ് നിയമം, ഇതനുസരിച്ച് ബാക്കിയുള്ളവർ ജീവിക്കണം. അപ്പൊ ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് എനിക്ക് പറയാനും അറിയാനും ചിന്തിക്കാനും സ്വാതന്ത്ര്യമില്ലെങ്കിൽ അതുപയോഗിച്ച് എന്ത് ചെയ്തു? ശൂദ്രനെ മറ്റ് മൂന്ന് വർണ്ണക്കാരും, പുരോഹിതൻ മാത്രമല്ല, ശൂദ്രനെ ചൂഷണം ചെയ്താല് ഈ പറയുന്ന ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും മൂന്ന് പേരും കൂടി ചേർന്നിട്ടാണ്. മൂന്ന് പേർക്കും അത് ഈ പങ്കുണ്ട്. അതിങ്ങനെ മേലോട്ട് മേലോട്ട് പോകും. പുരോഹിതന് ബുദ്ധിയുണ്ടായിരുന്നു, ക്ഷത്രിയന് ശക്തിയുണ്ടായിരുന്നു. അപ്പോ പുരോഹിതൻ തന്റെ ബുദ്ധി ഉപയോഗിച്ച് ക്ഷത്രിയനെ നിയന്ത്രിച്ചു. ഇത് രണ്ടും കൂടെ ചേർന്ന് ബുദ്ധിയും ശക്തിയും കൂടി ചേർന്നപ്പോൾ ബാക്കിയുള്ളവരെല്ലാം അടിമകളായി. അതാണ് ആർഷ സംസ്കാരം എന്ന് പറയുന്നത്. അല്ല, പ്രധാനമായ ഭാഗം അതാണ്, ബാക്കിയൊക്കെ പിന്നീടെ വരുന്നു. ബഹുഭൂരിപക്ഷത്തിനെ എന്താണ് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റിക്കളാം. അവർക്കുള്ള പ്രാഥമികമായ അവകാശം പോലും നിഷേധിച്ചു. ഒരു തമാശ തോന്നുന്ന കാര്യങ്ങൾ, അതായത് ഈ പുരോഹിതന്മാര് കർമ്മത്തെക്കുറിച്ചും ഈശ്വരനെക്കുറിച്ചും ബ്രഹ്മത്തെക്കുറിച്ചുമൊക്കെ ചിന്തിച്ച് കൂടുതൽ ചിന്തിച്ചത് ശൂദ്രനെ കുറിച്ചാണ്. ശൂദ്രൻ അധോവായി വിടുന്നതിന് പോലും നിയമം എഴുതി വെച്ച്, ഗ്യാസ് പോകുന്നതിന് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തമാശയല്ലേ? മനുഷ്യരാരെങ്കിലും ഇതൊക്കെ ചിന്തിക്കും, ഇത്രയും വൃത്തികെട്ട കാര്യം. പുരോഹിതന്റെ പണി അതായിരുന്നു. ഇവൻ ഏത് സമയത്താണ് ഇത് വിടേണ്ടത്? ഇത് ആർക്കെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റും? വയസ്സിലെന്തെങ്കിലും അസുഖം ഉണ്ടായി അതിന് നിയമം എഴുതി വെച്ചുള്ളത്. അപ്പൊ എത്ര മ്ലേച്ഛമായിട്ടാണ് ഈ നിയമങ്ങൾ എഴുതി പിടിപ്പിച്ച. ആ നിയമങ്ങൾ എഴുതി പിടിപ്പിച്ച മനസ്മൃതിയും മറ്റുമാണ് ഭാഷ്യകാരന് പ്രമാണം. മറിച്ച് എന്നുവെച്ചാൽ അതേ കാലഘട്ടത്തിൽ തന്നെ ഈ പുരോഹിതന്മാരുടെ ഇടയിൽ രണ്ടു പക്ഷം ഉണ്ടായിരുന്നു. ഇങ്ങനെ ശൂദ്രനെ ഹിംസിക്കുന്നത് ശരിയല്ല എന്ന് ചിന്തിച്ച ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മറ്റ് സ്മൃതികളുണ്ടായത്. ഈ സ്മൃതികളൊന്നും ശൂദ്രൻ എഴുതിയല്ല. ജീവകാരുണ്യവും സദ്ഗുണങ്ങളുമുള്ള പുരോഹിതന്മാർ വേറൊരു വിഭാഗം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് ശരിയല്ല, ഇത് അന്യായമാണ്, അനീതിയാണ്. ആ ഒരു ഭാഗം ആരും ചർച്ച ചെയ്യുന്നില്ല. എല്ലാവരും ഇതിന് മൊത്തത്തിൽ ബ്രാഹ്മണനെ കുറ്റം പറയണം, ബ്രാഹ്മണൻ ഈ അനാവശ്യങ്ങളൊക്കെ ചെയ്തു വെച്ചത്. അങ്ങനെയല്ല, പൗരോഹിത്യത്തിന്റെ ഒരു ഭാഗമാണ് ഇത് ചെയ്തത്. അതേസമയം അവിടെ തന്നെ വേറൊരു ഭാഗം മറിച്ചും ചിന്തിച്ചു. അവർക്ക് രാഗദ്വേഷങ്ങളോ കാമക്രോധങ്ങളോ സ്വാർത്ഥതയോ ഒന്നും ഇല്ലായിരുന്നു. മനുഷ്യരെല്ലാം നന്നാവണമെന്ന് ആഗ്രഹിച്ചു. അല്ലെങ്കിൽ എങ്ങനെ ഈ സ്മൃതികൾ ഉണ്ടായി? അവസ്തംഭക സ്മൃതി എങ്ങനെയുണ്ടായി? ഭൃഗുസ്മൃതി എങ്ങനെയുണ്ടായി? അവർ പറഞ്ഞു, ശൂദ്രനും മറ്റുള്ളവരെ പോലെ ഉള്ള അവകാശങ്ങൾ കൊടുക്കണം. പക്ഷെ ആ ഭാഗത്തെ ഇവിടെ ഭാഷ്യകാരൻ പൂർണ്ണമായും തെളിയിച്ചിരിക്കുന്നു. അപ്പോൾ ഭാഷ്യകാരനെ ഏത് കൂട്ടത്തിൽപ്പെടുത്തും എന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കടന്നു പോകും. അതുകൊണ്ട് എന്താണ് ഈ പറയുന്നത് ശരിയല്ല. ഉപനയനത്തിന് അധികാരമില്ല, വേദാധ്യയനത്തിന് അധികാരമില്ല എന്ന് പറയുന്നത് ശരിയല്ല. അധികാരം ഉണ്ടായിരുന്നു. പിന്നെ വേറൊന്നും, ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കൂട്ടിച്ചേർത്ത് പിൽക്കാലത്ത് ഈ പൗരോഹിത്യം മേധാവിത്യം വന്നപ്പോൾ ഈ ശൂദ്രനെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് അവന് മാനുഷികമായ പരിഗണന കിട്ടാതിരിക്കുന്നതിന് വേണ്ടി വേദത്തിലും ശ്രുതികളിലും സ്മൃതികളിലും എല്ലാം പിൽക്കാലത്ത് എഴുതി ചേർത്ത് ഒരുപാട് പ്രസിദ്ധമായ ഒരു വാക്യമാണ്, ജന്മന ജായതേ ശൂദ്ര കർമ്മണ ജായതേ ദ്വിജ. ഇതിനെ തിരുത്തി എഴുതിയിരിക്കുന്ന വായിച്ച് നമുക്ക് അതിശയം തോന്നും. ജന്മന ജായതേ ബ്രാഹ്മണ കർമ്മണ ജായതേ ദ്വിജ. ഇതെല്ലാം സ്വാർത്ഥതയാണ്. എന്നുവെച്ചാൽ ബ്രാഹ്മണൻ ജനിക്കുമ്പം തന്നെ ബ്രാഹ്മണനാണ്, ഉപനയനം ചെയ്തു കഴിഞ്ഞാൽ ദ്വിജനാകും. ശരിയായ വാക്യം എന്താണ്? ജന്മന ജായതേ ശൂദ്ര. ബ്രാഹ്മണനും ജനിക്കുമ്പോൾ ശൂദ്രനാണ്, ഉപനയനം ചെയ്യുമ്പോൾ ദ്വിജനാകും. ഇതേ വാക്യത്തെ തിരിച്ചെഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് വാക്യങ്ങൾ തിരികെ കയറ്റി. എന്തിനു വേണ്ടി? സ്വന്തം മേൽക്കോയ്മ സ്ഥാപിക്കുന്നതിനും മറ്റുള്ളവരെ. കാരണം ശൂദ്രന്റെ ജോലി എന്നാണ്? പാദസേവയാണ്. അടുത്തുകൂടെ പറയും, ശൂദ്രന് ഒരു കാരണവശാലും ബുദ്ധി കൊടുക്കരുത്, അറിവ് കൊടുക്കരുത്. അറിവ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ പിന്നെ പാദസേവയ്ക്ക് നിൽക്കത്തില്ല. അവനും ഇതൊക്കെ പഠിച്ച് അവനും യാചകനാകും, അവനും കർമ്മം ചെയ്യാൻ പോകും. സ്ത്രീയും അതുപോലെ തന്നെ അടിമയാക്കി വയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കള്ളപ്രമാണങ്ങൾ എഴുതിയുണ്ടാക്കി ഒരു വിഭാഗം. പക്ഷെ അതിന് പ്രചാരം കിട്ടി. സ്വാർത്ഥന്മാരായ ഒരു വിഭാഗമാണ് ഇത് ചെയ്തത്. അതിനൊരു സമുദായത്തെ കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ അതിനെ ഇന്നും പിന്തുടരുന്നവരുണ്ട്, ആ സ്വാർത്ഥത. അതുകൊണ്ടാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. അത് ശരി, അത് ശരിയാണെന്ന് വിചാരിക്കുന്നവരും ഉണ്ട്, അത് ശരിയല്ല. പിന്നെ പറയുന്നു, എത്തോ ആർത്ഥിത്വം ന തത് അസതി സാമർഥ്യ അധികാര കാരണം ഭവതി. പിന്നെ പറയുന്നു, ശൂദ്രന് ആഗ്രഹമുണ്ട്, ബ്രഹ്മജ്ഞാനം ഉണ്ടാവും. ആർക്കും ഉണ്ടാവും ജ്ഞാനം, മുക്തി. പക്ഷെ ആഗ്രഹം ഉണ്ടായാലും അതിന് അയാൾക്കത് കൊടുക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അതിനുള്ള സാമർഥ്യമില്ല എന്നാണ്. സാമർഥ്യം എന്ന് പറയുന്ന ബുദ്ധിയോ ഗ്രഹണ സാമർഥ്യം എന്നുള്ള അവിടെ പറയുന്നു. സാമർഥ്യം എന്ന് പറയുന്നത് ഉപനയനം, അതില്ല എന്നാണ് പറയുന്നത്. അതുണ്ടെന്നാണ് നേരത്തെ പറഞ്ഞത്. മഹാഭാരതത്തിലും മറ്റും എത്രയോ സ്ഥലത്ത് പറയുന്നു എന്താണ്, ഒരുത്തൻ ശൂദ്രൻ എന്ന് പറയേണ്ടത് ജന്മം കൊണ്ട് അല്ല, അവന്റെ കർമ്മം കൊണ്ടാണ്. ഒരുത്തന് എന്ന് പറയുമ്പോൾ ഏതൊരുവനും ബ്രാഹ്മണനാകാം, അവന്റെ പ്രവൃത്തിയുണ്ട്. അങ്ങനെ ഏതൊരുവനും ബ്രാഹ്മണനാകാമെന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഏതൊരാൾക്കും ഉപനയനം ചെയ്യാം, ഏതും അധ്യയനം ചെയ്യാം. എന്നാലേ ഏതൊരാൾക്കും ബ്രാഹ്മണനാകാൻ പറ്റും. അപ്പോൾ മഹാഭാരതത്തിൽ വലിയ പണ്ഡിതനായിരുന്ന ഭാഷ്യകാരൻ എന്തുകൊണ്ടത് കണ്ടില്ല? ശൂദ്രന് അനുകൂലമായ ഒരു യുക്തി, ഇത്രയും വലിയ യുക്തിവാദി എന്തുകൊണ്ട് കണ്ടെത്തിയില്ല? ഏതൊരു മനുഷ്യനും ബ്രാഹ്മണനാകണമെങ്കിൽ എന്ത് വേണം? അവന് ജ്ഞാനം ഉണ്ടാവണം. ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഏതും അധ്യയനം ചെയ്യണം. അതിനുവേണ്ടി എന്ത് വേണം? ഉപനയനം ചെയ്യണം. പല കാര്യത്തിനും മഹാഭാരതത്തെ പ്രമാണമായി ഉദ്ധരിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് ഇത് കണ്ടില്ല? ഭീഷ്മരുടെ ഉപദേശത്തിലുണ്ട്, വിദുരുടെ ഉപദേശത്തിലുണ്ട്, ഇന്നും ഉള്ളതാണ്. പക്ഷെ അതൊന്നും കണ്ടതായി നടിച്ചിട്ടില്ല ഭാഷ്യകാരൻ. അതുകൊണ്ട് പറയുന്നു ശൂദ്രന് സാമർഥ്യമില്ല, അതുകൊണ്ട് ആഗ്രഹിച്ചാലും ജ്ഞാനം ഉണ്ടാകത്തില്ല. വേദദ്വാര സാമർഥ്യം എന്ന് പറയുന്നത് ഉപനയനമാണ്, വേദാധ്യയനം. സാമർഥ്യമുപി ഏത്തു അർത്ഥിത്വം തത് അസതി സാമർഥ്യ അധികാര കാരണം ഭവതി. അർത്ഥിത്വം എന്ന് പറയുന്ന ആഗ്രഹം എന്ന് പറയുന്നത് സാമർഥ്യമില്ലെങ്കിൽ അത് യോഗ്യത ആകുന്നില്ല. സാമർഥ്യമഭിജാൽ സാമർഥ്യമെന്ന ലൗകികം കേവലം അധികാര കാരണം ഭവതി, എത്രമാത്രം വളച്ചൊടിക്കുന്നു എന്നുള്ളതാണ്. ഇനി സാമർഥ്യം എന്ന് പറഞ്ഞാലോ ലൗകിക സാമർഥ്യമല്ല, ബുദ്ധി സാമർഥ്യം മറ്റുമല്ല. ശൂദ്രന് ബുദ്ധിയുണ്ട്, അതുകൊണ്ട് അവന് ജ്ഞാനം ഉണ്ടാവട്ടെ, അങ്ങനെയല്ല. സാമർഥ്യം എന്ന് പറയുന്നത് എന്താണ്? ശാസ്ത്രീയമായ സാമർഥ്യം വേണമെന്ന് വെച്ചാൽ ഉപനയനം അത് വേണം. അത് നിഷേധിക്കാൻ പറ്റും. ബുദ്ധി ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. ശൂദ്രന് ബുദ്ധി ഒന്നും ആർക്കും നിഷേധിക്കാൻ പറ്റൂ. നിഷേധിക്കാൻ പറ്റുന്ന എന്താണ്? ഈ പറയുന്ന ശാസ്ത്രീയ സാമർഥ്യം ഉപനയനത്തെ അത് നിഷേധിക്കുകയും ചെയ്തു. മനസ്മൃതി എന്നും പറ്റും. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. എന്നാൽ നിഷേധിക്കാത്തടമോ അത് കണ്ടതായി നടിക്കുന്നില്ല. സാമർഥ്യം സാമർഥ്യം എന്ന് പറയുന്നത് എന്നാൽ ലൗകികം കേവലം അധികാര കാരണം പോയി. ലൗകികമായ സാമർഥ്യം എന്ന് വെച്ചാൽ ബുദ്ധി, ഗ്രഹണധാരണ ശേഷി. ഇതൊന്നും ജ്ഞാനത്തിനുള്ള സാമർഥ്യമായി എടുക്കാൻ പാടില്ല. ശാസ്ത്രീയ അർത്ഥം, ഇത് ശാസ്ത്രീയ വിഷയമാണ് വേദാധ്യയനം. അത് ശാസ്ത്രീയസ്യ സാമർഥ്യസ്യ അപേക്ഷിച്ചു. അവിടെ വേദ ഉചിതമായ അല്ലെങ്കിൽ വേദവിഹിതമായ സാമർഥ്യമാണ്. അതെന്താണ്? ഉപനയനവും വേദാധ്യയനവുമാണ്. അത് ശൂദ്രൻ നിഷേധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് അധികാരമില്ല എന്നാണ്. അത് പറയുന്നത് ശാസ്ത്രീയസ്യ സാമർഥ്യസ്യ അധ്യയന നിരാകരണേന നിരാകൃതത്വ. ശാസ്ത്രീയമായ ആ സാമർഥ്യം ശൂദ്രന് നിഷേധിച്ചിരിക്കുന്നു. ഭാഷകാരൻ പറയുന്നത് അങ്ങനെ, അധ്യയനത്തെ നിഷേധിച്ചിരിക്കുന്നു എന്നതുകൊണ്ട്. വേദാധ്യയനത്തെ നിഷേധി, എവിടെയാ വേദാധ്യയനത്തെ നിഷേധിച്ചത്? അത് പറയാൻ പറ്റില്ല. വേദത്തിൽ അങ്ങനെ നിഷേധിച്ചിട്ടേ ഇല്ല, എന്നാലും പറയുകയാണ്. അപ്പൊ ആ നിഷേധ ഏതിനെ ഉദ്ദേശിച്ചാ പറയുന്നത്? മനുസ്മൃതി ഉദ്ദേശിച്ചിട്ട്. അവിടെ നിഷേധിച്ചിട്ടുണ്ട്. യച്ചേദം ശൂദ്രോ യജ്ഞ അനവക്ലത്തൈതി തത് ന്യായപൂർവകത്വ വിദ്യായാമപി അനവക്ലത്വം ദ്യോതയതി. ഇത് ഈ സിദ്ധാന്തം പറയുന്നതിന് വേണ്ടിയിട്ടാണ് പൂർവപക്ഷമായിട്ട് ഇതിനാദ്യം അവതരിപ്പിച്ചത്. ശൂദ്രോ യജ്ഞ അനവക്ലത്വ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് ഈ ഇത്രയൊരു ഭാഗം തിരികെ കയറ്റിയതാണ്. ശരിയായ അർത്ഥം ഇതിൽ നിന്നും കിട്ടുന്നില്ലെങ്കിൽ അതിന് കാരണം ഈ കാര്യം മുമ്പ് ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ പൂർവ്വമീമാംസയിൽ ഈ ചർച്ച വന്നപ്പോൾ ഈ വാക്യം അവിടെ എടുത്തിട്ടെന്നെ. ആത്രേയനും ബാദരയും തമ്മിൽ ചർച്ച നടത്തുമ്പോൾ ആത്രേയൻ ഇത് പറയാമായിരുന്നു ശൂദ്ര. കാരണം അവിടെ മുഖ്യമായും ചർച്ച ചെയ്യുന്നത് യജ്ഞത്തിന് കർമ്മത്തിന് ശൂദ്രന് അധികാരമുണ്ടോ എന്നാണ്. ഇല്ലാന്ന് പറയുമ്പോൾ ഇത് പറഞ്ഞാൽ മതി. ഇതിനങ്ങനെ ഒരു അർത്ഥം ഉണ്ടെങ്കിൽ, ഇതിനങ്ങനെ ഒരു അർത്ഥം നേരിട്ട് കിട്ടില്ല എന്ന് പറയുന്ന വേറെ കാര്യം. തൈത്തിരിയ സംഹിതയിൽ ബ്രാഹ്മണൻ എന്താണ്, ക്ഷത്രിയൻ എന്താണ്, വൈശ്യൻ എന്താണ്, ശൂദ്രൻ എന്താണ്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും അവരെ കുറിച്ച് വിശദീകരിക്കും. ഇപ്പോൾ ബ്രാഹ്മണൻ്റെ ബലം എന്താണ്, മുഖമാണ് ബ്രാഹ്മണന്റെ ബലം, ക്ഷത്രിയന്റെ ബലം എന്താണ്, അത് ബാഹുവാണ് അവന്റെ ബലം, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് ഈ ഒരു വാക്യം അവിടെ കാണുന്നത്. മുമ്പ് പറഞ്ഞു വന്ന കാര്യമായിട്ട് ഒരു ബന്ധമില്ലാതെ തസ്മാത് ശൂദ്രോ യജ്ഞ അവിടെ ഇതുകൂടെ ഉണ്ട് തസ്മാത്. ആ തസ്മാതിനവിടെ ഒരർത്ഥമില്ല. അപ്പൊ അവിടെ പറയുമ്പോൾ ബ്രാഹ്മണനുള്ള യോഗ്യത ക്ഷത്രിയനില്ല, ക്ഷത്രിയനുള്ള യോഗ്യത വൈശ്യനില്ല, വൈശ്യനുള്ള യോഗ്യത ശൂദ്രനില്ല, അതെല്ലാം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പറയും അതുകൊണ്ട് ശൂദ്രൻ യജ്ഞത്തിൽ അനവക്ലിപ്തനാണ്. ഇനി അതിന്റെ അർത്ഥം തന്നെ എടുത്തു കഴിഞ്ഞാലും എന്താണ് അവിടെ ഈ ചർച്ച ചെയ്യുന്ന യജ്ഞത്തിൽ ശൂദ്രന് സാമർഥ്യമില്ലെന്നോ അല്ലെങ്കിൽ ഇവിടെ ശൂദ്രന്റെ കാര്യം നിശ്ചയിക്കാൻ കഴിയത്തില്ലെന്നുള്ള ഒരു അർത്ഥമേ ശരിയായിട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു അർത്ഥം പറയുന്നുണ്ടും ദോഷമുണ്ട്. കാരണം എല്ലാവർക്കും എല്ലാ വൈദിക കർമ്മങ്ങളും വിധിച്ചിട്ടില്ല. എല്ലാം എല്ലാവർക്കും ചെയ്യാനും പറ്റത്തുമില്ല. വിധിക്കനുസരിച്ചാണെങ്കിൽ ബ്രാഹ്മണൻ ചെയ്യുന്നത് ക്ഷത്രിയനും പറ്റത്തില്ല, ക്ഷത്രിയൻ ചെയ്യുന്നതിന് ബ്രാഹ്മണനും പറ്റത്തില്ല. അപ്പൊ ശൂദ്രനും അവിടെ പറയുന്ന ജ്യോതിഷ്ഠവും പറ്റത്തില്ല. അങ്ങനെ ഒരർത്ഥം പറയുന്നതിനും ദോഷമില്ല. പക്ഷേ സ്വാഭാവികം നോക്കുമ്പോൾ ഇതും കൃത്രിമമാണെന്നാണ് അവിടെ തോന്നുന്നത്. അതിന് തെളിവ് ഇത് പൂർവമീമാംസയിൽ ഇങ്ങനെ ഒരു ഭാഗത്തെ എടുത്തു കാണിക്കാത്തതുണ്ട്. ഇതുണ്ടെങ്കിൽ പിന്നെ അവിടെ ചർച്ചയുടെ ആവശ്യമില്ല. അവിടെ ആകെ ഒരു ഉദാഹരണം കിട്ടിയത് ഗൗതമ സ്മൃതിയിൽ നിന്നാണ്. ശ്രുതിയിൽ ഉണ്ടെങ്കിൽ പിന്നെ സ്മൃതിയിൽ എന്തിനു പോകണം? അപ്പൊ ഇതിവിടെ മനഃപൂർവ്വം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് തന്നായ പൂർവ്വത്വം അത് ഈ യുക്തി അനുസരിച്ച്. ഇതിലെന്താ യുക്തി? വിദ്യായമൊക്കെ അനവക്ലിത്വം ദ്യോതയതി. ഇതുകൊണ്ട് വിദ്യയിലും ശൂദ്രന് നിഷേധത്തെ ഇത് ദ്യോതിപ്പിക്കുന്നു. ന്യായസ്യ സാധാരണത്വ യുക്തി തുല്യമാണെന്നാണ് പറയുന്നത്. ഇത്രയും വലിയ ബുദ്ധിമാന് ഇതിലെന്താ യുക്തി കാണിക്കാനുള്ളത്? പല സ്ഥലങ്ങളിലും ഈ ബുദ്ധിമാൻ പലപ്പോഴും വെറും വെഡ്ഡികളെ പോലെ സംസാരിക്കുക. എന്റെ ഉദാഹരണം ഇനി ഞാൻ കാണിച്ചില്ല. ഒരു കൊച്ചുകുട്ടികൾ പോലും കേട്ടാച്ചിരിക്കത്തക്ക കാര്യങ്ങൾ പറയും. എന്തിനു വേണ്ടി? ശൂദ്രന് വിദ്യയെ നിഷേധിക്കാൻ വേണ്ടി. ദുർബലമായ ഏറ്റവും ദുർബലമായ വാദങ്ങൾ പോലും ഉന്നയി. യത് പുനഃ സമ്പർഗവിദ്യയാം ശൂദ്ര ശബ്ദശ്രവണ ലിംഗം മന്യസേ. ഇനിയാണ് സൂത്രത്തിലേക്ക് കിടക്കുന്നത്. സൂത്രത്തെ വ്യാഖ്യാനിക്കുന്നു. ഈ സൂത്രം വ്യാഖ്യാനിക്കുന്ന മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. അത് വ്യാഖ്യാനിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കും. അതായത് ഈ ആദ്യത്തെ സൂത്രം ശുഭസ്യതത അനാദരശ്രമണ എന്ന് പറയുന്ന ഈ സൂത്രം ചാന്തോക്യത്തിലെ ഈ സമ്പർഗവിദ്യ എന്ന് പറയുന്ന അധികരണത്തിലെ ഭാഷ്യം അനുസരിച്ച് എഴുതിയ സൂത്രമാണ്. ഇതിന് ആ ശ്രുതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവിടെ എന്ത് ഭാഷ്യമാണ് എഴുതിയിരിക്കുന്നത് അതേ ഭാഷ്യം തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ബ്രഹ്മസൂത്രത്തിന്റെ എന്താണ് പറയുന്നത്, പൊതു പറയുന്നത്? വേദാന്താർത്ഥ കുസുമഗ്രഥനാർത്ഥത്വ സൂത്രമാണ്. വേദാന്തം എന്ന് പറയുന്നത് പുഷ്പങ്ങളാണെങ്കിൽ അതിനെ കുരുക്കുന്നതിനുള്ള നൂലാണ് സൂത്രം എന്ന് പറഞ്ഞാൽ ഓരോ ഉപനിഷത് ഭാഗങ്ങളിലും സംശയം വരുന്ന ഭാഗങ്ങളിൽ അതിനെ ചർച്ച ചെയ്ത് അതിന്റെ ശരിയായ താല്പര്യം എന്തെന്ന് കണ്ടുപിടിക്കുന്നതിനാണ് സൂത്രം. പല സ്ഥലത്തും നമ്മളതാണ് അതേവ പ്രാണ പ്രാണാധികരണം എന്ന്. അവിടെ എന്താണ് പ്രാണൻ ചർച്ച ചെയ്ത് തീരുമാനിച്ചു. ആകാശസ്ഥലിംഗ ആകാശ ശബ്ദം എന്ന് ശ്രുതിയിൽ എന്താണ് ആകാശ ശബ്ദം അവിടെ തീരുമാനിച്ചു. ഇതുപോലെ ശ്രുതിയിൽ വരുന്ന കാര്യങ്ങളെ ചർച്ച ചെയ്ത് തീരുമാനിക്കാനാണ് സൂത്രം. പക്ഷേ സമ്മർഗവിദ്യയില് ഭാഷ്യം എന്ന് പറയുന്നത് ശ്രുതിയിലില്ലാത്ത കാര്യങ്ങളെ എഴുതി വെച്ചിരിക്കുന്നു വ്യക്തമായിട്ട്. അവിടുത്തെ ശ്രുതിക്കനുസരിച്ച് ഇങ്ങനെ ഒരു സൂത്രം ഉണ്ടാക്കാൻ പറ്റത്തില്ല. പക്ഷെ ആ ശ്രുതിയുടെ ഭാഷ്യം അനുസരിച്ച് ഇതുണ്ടാക്കാം. അതേ ഭാഷ്യം തന്നെ ഇവിടെയും. അപ്പൊ ശ്രുതിയും സൂത്രവുമായിട്ട് ചേർച്ചയില്ലാത്തതുകൊണ്ട് ഈ സൂത്രവും ഈ ഭാഷ്യവും ഒരാൾ എഴുതിയാണ്. ആരായാലും എന്തിനു വേണ്ടി എഴുതി? ശൂദ്രന്റെ അവകാശത്തെ നിഷേധിക്കാൻ വേണ്ടി എഴുതി ചേർത്താണ്. അതാരായാലും ശരി, അത് വ്യാസനാണോ അല്ലെങ്കിൽ ശങ്കരാചാര്യരാണോ ആരാണെന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, സൂക്ഷ്മമായി പഠിച്ചു നോക്കുക. സമ്പർഗവിദ്യയിലെ ശ്രുതിയുടെ വിശദീകരണത്തിന് വേണ്ടിയല്ല ഈ സൂത്രം എഴുതിയിരിക്കുന്നത്, മറിച്ച് അവിടുത്തെ ഭാഷ്യത്തെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഭാഷ്യം എന്ന് പറയുന്നത് ശ്രുതി അർത്ഥമല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായും മനസ്സിലാവും. അത് അവിടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വിശദീകരിച്ചപ്പോൾ ഇവിടെയും ഇനി പറയും. അപ്പൊ ഇതിനകത്ത് കൃത്രിമത്വം നടന്നിട്ടുണ്ടത് ആരും നടത്തി എന്നും നടത്തി എന്ന് പറയാൻ പറ്റത്തില്ല. സാധാരണ സൂത്രത്തിനനുസരിച്ച് ഭാഷ്യമാണ്, ഇവിടെ തിരിച്ചാ കാണുന്നത്. ഭാഷ്യത്തിനനുസരിച്ച് സൂത്രം. അത് ഇത് വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ പറയുന്നത് പുനഃസമ്പർഗ വിദ്യായാണ് ജ്ഞാനശ്രുതി ഉപാഖ്യാണ്. ശൂദ്രശബ്ദശ്രവണ ലിംഗം മന്യസേ, അതിനിവിടെ കൊണ്ടുവരേണ്ട യാതൊരു കാര്യമില്ല. അവിടെ ഒരു ശൂദ്രശബ്ദം വന്നു, അത് എന്താണ് ജ്ഞാപകമാണ്, എന്ത് ശൂദ്രന് അധ്യയനത്തിന് അധികാരമുണ്ട് എന്നുള്ളതിന്, എന്നൊരു പൂർവപക്ഷത്തെ കൃത്രിമമായി ഉണ്ടാക്കിയിട്ട് അതിനെ നിഷേധിക്കുകയാണ്. തത് ലിംഗം, അത് ലിംഗമല്ല, ന്യായാഭാവതയുടെ യുക്തിയില്ല. ഈ ഒരു പറയുന്ന ഒരു പൂർവക്ഷം എന്ന് പറയുന്നത് സ്വയം ഉന്നയിച്ചിട്ട് നിഷേധിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ആ മന്ത്രത്തിന് ദുർവ്യാഖ്യാനം ചെയ്യണം. ആ മന്ത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ശൂദ്രന് വിദ്യയിൽ അധികാരമില്ലെന്ന് സ്ഥാപിക്കണം അതിനു വേണ്ടിയിട്ട്. കാരണം ശൂദ്രന് വിദ്യ നിഷേധിക്കുന്ന ഒരു ശ്രുതിവാക്യം ഇല്ല അന്ന്. ഈ പറയുന്ന സാധനം ശൂദ്ര യജ്ഞാനവക്ലത്ത എന്നാ പറയുന്നത്, യജ്ഞത്തിന് നിഷേധിക്കുകയാണ്. അതേസമയം ശൂദ്രന് വിദ്യയിൽ അധികാരമുണ്ടെന്ന് കാണിക്കുന്നത് സ്പഷ്ടമായിട്ടുണ്ട് സമ്പർഗ വിദ്യ. ഇതിനെന്ത് സമാനം പറയും? ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്താലേ പറ്റൂ. ഇനി ഇതിലെ ഏറ്റവും വലിയ രസകരമായ ഒരു വിഡ്ഢിത്തം, ഒരു തമാശ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ ഭാഷകാരൻ തന്നെ ഇതുപോലെ കഥകൾ വരുമല്ലോ ഉപനിഷത്തുകളിൽ, കഥകൾ വരും, പല കഥകളും. ഒരു സന്ദർഭത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്, ഇവിടെ ഉപനിഷത്തുകളിൽ വിദ്യ ഉപദേശിക്കുന്നതെല്ലാം ഗ്രഹസ്ഥന്മാരാണ് പൊതുവെ. അവിടെ യാജ്ഞവൈദിക്യൻ ഒഴികെ വേറെ ആരും സന്യസിച്ചതായിട്ട് പറയുന്നില്ല, സന്യാസം സ്വീകരിച്ചതായിട്ട്. അപ്പോൾ അവിടെ വരും എന്താണ്, സന്യാസം നിർബന്ധമല്ല എന്ന് വരും. ഗൃഹസ്ഥനും ജ്ഞാനമാകാം, ഉപദേശിക്കാം. ജ്ഞാനം വന്നു കഴിഞ്ഞാൽ സന്യാസം കൂടിയേ തീരുമെന്നാണ് ഭാഷകാരന്റെ മതം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗൃഹസ്ഥന്മാരെങ്ങനെ വിദ്യ ഉപദേശിക്കും? പറയും ഈ പറയുന്ന കഥകളല്ല, ഉപനിഷത്തുകളിൽ പറയുന്ന ഓരോരുത്തരുടെ വ്യക്തികളുടെ പേര് പറഞ്ഞു പറയുന്ന ഈ കഥകളെല്ലാം വെറും അർത്ഥവാദമാണ്. എന്നുവെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ടൊന്നും എടുക്കരുത്. പിന്നെയോ, അത് ബ്രഹ്മതത്വത്തെ വ്യക്തമാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞാണ്. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തത്വത്തിന്റെ വ്യക്തതയ്ക്ക് വേണ്ടി എവിടെയെങ്കിലും ഈ കഥകളെ സ്വീകരിക്കാമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ ഇതിന് അർത്ഥവാദമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഭവമില്ല. പുരാകല്പരൂപത്തിലുള്ള അർത്ഥവാദം, പണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് സാമാന്യ ന്യായമായി പറഞ്ഞു, കഥകളെല്ലാം അർത്ഥവാദമാണെന്ന്. പക്ഷേ ജ്ഞാനശ്രുതി ഉപാഖ്യാനം വന്നപ്പോൾ അതിനെ വാസ്തവമായി എടുത്തുകൊണ്ട് അതേ ഭാഷകാരൻ തന്നെ എന്ത് ചെയ്യുന്നു, അഭ്യാസം നടത്തുകയാണ് ശൂദ്രന് അധികാരമില്ലെന്ന് സമർത്ഥിക്കാം. അങ്ങനെ ഒരു സംഭവം നടന്നെന്നും രവിക്കന്റെ അടുത്ത് പോയി എന്നും ജ്ഞാനശ്രുതിയെ ശൂദ്രനെന്ന് വിളിച്ചെന്നും. ഇവിടെ ഇത് അർത്ഥവാദമല്ല, ഇതൊക്കെ ചരിത്രമാണ്. ഇങ്ങനെ ഒരു ചരിത്രമുള്ളതുകൊണ്ട് ശൂദ്രന് വിദ്യയിൽ അധികാരമില്ലെന്ന് സമർത്ഥിക്കുന്നു. ഇത് രണ്ടും പരസ്പര വിരുദ്ധമായ കാര്യമാണ്. ഒരിടത്ത് കഥകളെ മൊത്തം അർത്ഥവാദം എന്ന് പറയുക, വേറിടത്ത് വരുമ്പോൾ എന്താണ് അതെടുത്തുകൊണ്ട് സിദ്ധാന്തം ഉണ്ടാക്കുക. എന്തുകൊണ്ടാണ് ദുരാഗ്രഹം വരുമ്പം മനുഷ്യന് കണ്ണു കാണത്തില്ല? നമുക്കായാലും അങ്ങനെയാണ്, മനുഷ്യന്റെ പൊതുവെ സ്വഭാവം. ദുരാഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? ഉള്ളിലിരിക്കുന്ന കാമം പ്രേരിതമായി വരുന്നതാണ്. മനുഷ്യൻ അന്ധനായിപ്പോ, അവന്റെ വിവേകം നഷ്ടപ്പെട്ടു. ഇതൊരു ദുരാഗ്രഹമാണ്. എന്താണ്? ശൂദ്രന് വിദ്യ കൊടുക്കാൻ പാടില്ല, മനുവിന്റെ ദുരാഗ്രഹം. ശൂദ്രായ മതിം ശൂദ്രന് ബുദ്ധി കൊടുക്കരുത്. പിന്നെ ചിന്തിക്കുന്നതൊക്കെ അങ്ങനെയായി. എന്തുകൊണ്ട്? അവന് അവന്റെ കാര്യം എന്ന് പറയുന്നത് ഒരു സ്വാർത്ഥതയാണ്. എന്തിനത് ചെയ്തു? സ്വാർത്ഥത, കാരണം പണിക്ക് ആളെ കിട്ടത്തില്ല. ഇന്നിപ്പോ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ ഇപ്പോൾ തെങ്ങിക്കയറാൻ ആളില്ല, വയലിൽ കൊയ്യാൻ ആളില്ല. കാരണം എന്താ? ശൂദ്രന് ബുദ്ധി വന്നുപോയി. ശൂദ്രന്മാരെല്ലാം എഞ്ചിനീയർമാരും ഡോക്ടർമാരുമായി. ഇത് തന്നെയാണ് കാരണം. ഇതാരുടെ സ്വാർത്ഥത? തെങ്ങിന്റെ ഉടമസ്ഥന്റെ സ്വാർത്ഥത. ഇത് പണ്ടേ ചിന്തിച്ചു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ വ്യവസ്ഥിതിയിൽ മനുഷ്യനെ നിർത്തിയില്ലെങ്കിൽ നാളെ തെങ്ങി കയറാൻ ആളില്ലാതെ വരും. അങ്ങനെ ഒരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ടൊരു സമാജം നശിച്ചു പോകും എന്നുള്ള ദീർഘവീക്ഷണം ഇല്ലാതെ. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, ഈ ഭാഷകാരൻ ദീർഘദർശിത്വമുള്ള ഒരാളായിരുന്നില്ല, ശരിയായ ഒരു സാമാജിക ദൃഷ്ടി ഉണ്ടായിരുന്ന ഒരാളായിരുന്നില്ല. ഇത് മാത്രമല്ല, നമ്മുടെ പ്രാചീനന്മാരായ ഈ മനുവിനെ പോലെയുള്ള നമ്മൾ ഋഷിമാർ എന്ന് വിളിക്കുന്ന ഈ ദുരാഗ്രഹികളെല്ലാം ഇങ്ങനെയുള്ള അന്ധന്മാരായിരുന്നു. മറിച്ചുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു, അവരെ നാക്കു ഉയരത്തെ അവർ സമ്മതിച്ചില്ല, അവരെയൊക്കെ അടിച്ചമർത്തി. ഈ ചരിത്രം ഇന്ന് ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? ഇതുകൂടെ പഠിപ്പിച്ചിട്ട് ഇത് അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതാണ് അതിന്റെ സത്യം. കാരണം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏതെങ്കിലും പക്ഷത്ത് നിന്നുകൊണ്ടല്ല, ഇത് ശരിക്കും നിഷ്പക്ഷമായി പഠിച്ചിട്ട് തന്നെയാണ്. കുറെ വർഷങ്ങൾ സ്മൃതികളും പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം പരിശോധിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് പറയുന്നത്. വാസ്തവത്തിൽ സംസ്കൃതം പഠിച്ചതുപോലും ഇതിനു വേണ്ടിയിട്ടാണ്. ഇതിന്റെയൊക്കെ സത്യം ഒന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും എഴുതി വെച്ചിരിക്കുന്ന വ്യാഖ്യാനം വായിക്കേണ്ടി വരും. അവർ പക്ഷപാതപരമായിട്ട് എഴുതും. വേണമെങ്കിൽ നിങ്ങൾക്കിത് സംസ്കൃതം പഠിച്ചതിന്റെ ഒരു ദോഷമായി കണക്കാക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാതിരിക്കാം, പഠിച്ചാൽ ഇങ്ങനെയുള്ള ദോഷം വരും. എന്നാണ് പറയുന്നത്, ശൂദ്രായ മതിന് ബുദ്ധി കൊടുക്കരുത്, അവൻ കുഴപ്പമുണ്ടാക്കും, പിന്നെ അവൻ തെങ്ങിക്കയറാൻ വരത്തില്ല. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പറയുന്നത് ഇവിടെ യുക്തിയില്ല എന്നാണ്. സമ്മർഗവിദ്യയിൽ ശൂദ്രശബ്ദം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ശൂദ്രന് അധികാരമുണ്ടെന്നാണ് പറയുന്നതെങ്കിൽ അതിൽ യുക്തിയല്ല. എന്തുകൊണ്ട്? ന്യായോക്തി ലിംഗദർശനം ദ്യോതകം ഭവതി. യുക്തിയുണ്ടെങ്കിലേ ശബ്ദങ്ങളിലൂടെ ശരിയായ അർത്ഥത്തിൽ, ഇതൊക്കെ ശരിയാണ്, പക്ഷെ യുക്തിയിലാണ് ഇവിടെ കുഴപ്പം വന്നിരിക്കുന്നത്. പൂർവമീമാംസയിലെ അർത്ഥത്തെ നിർണയിക്കുന്നതിനുള്ള പ്രമാണങ്ങൾ വരെ ശ്രുതിലിംഗ വാക്യ പ്രകടന സ്ഥാന സമാഖ്യാന്നൊക്കെ പറയും. അതൊക്കെ എന്തെന്ന് മനസ്സിലാകണമെങ്കിൽ കുറഞ്ഞ പക്ഷം അർത്ഥസംഗ്രഹങ്ങളും പഠിച്ചിരിക്കണം, മീമാംസ പരിഭാഷയെങ്കിലും പഠിച്ചിരിക്കണം. അവിടെയാണ് ഈ ലിംഗ ദർശനം എന്നൊക്കെ പറയുന്നത്. അതിന് വ്യാഖ്യാനിക്കാൻ പോയ സമയം പോകും. അതായത് ഒരു ആശയത്തെ ദ്യോതിപ്പിക്കുന്ന പ്രത്യേകമായ ചില പദങ്ങൾ, അതിനാണ് ലിംഗം എന്ന് പറയുന്നത്. അത് വെച്ചുകൊണ്ട് നമുക്ക് ആശയം കിട്ടും, പക്ഷെ യുക്തിയും വേണം അവിടെ. ഇവിടെ സമ്മർഗവിദ്യയിലെ ശൂദ്രശബ്ദം വന്നു. ഭാഷകാരൻ പറയുന്നത് അതുകൊണ്ട് അതിനൊരു ലിംഗമായിട്ടെടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ശൂദ്രന് വിദ്യയിൽ അധികാരമുണ്ട് എന്ന് സമർത്ഥിക്കാൻ കഴിയത്തില്ലെന്നാണ്. ഭാഷ നമുക്ക് പൂർവ്വപക്ഷമാണ്, നമ്മളിപ്പോ സമർത്ഥിക്കും. എന്താണ്? അതേ ലിംഗം കൊണ്ട് ശൂദ്രന് ബ്രഹ്മവിദ്യയിൽ അധികാരമുണ്ടെന്ന് സമർത്ഥിക്കാം, അതിന് യുക്തിയുണ്ട്. അപ്പൊ ഞാൻ കണ്ടുപിടിച്ചതൊന്നുമില്ല, എനിക്ക് മുമ്പ് തന്നെ വിവരമുള്ള പല ആചാര്യന്മാരും ഇക്കാര്യം ചർച്ച ചെയ്യുകയും അത് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. പറയുന്ന ഒരു കാര്യവും ഞാൻ ആദ്യം കണ്ടുപിടിച്ച് പറയുന്നെന്ന് വിചാരിക്കരുത്. മറ്റാചാര്യന്മാര് ഇതിനും കൂടി ചർച്ച ചെയ്തത് മനസ്സിലാക്കി, രണ്ടു പക്ഷം നോക്കി. മാരളഭട്ടൻ എന്തു പറഞ്ഞു, പാർത്ഥസാരഥി മിശ്രൻ എന്തു പറഞ്ഞിരിക്കുന്നു, പ്രഭാകരന്മാരെന്തു പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ മീമാംസയുടെ പക്ഷവും സ്മാർത്ഥന്മാരുടെ പക്ഷവും വേദാതിഥി എങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു, ലൂഭട്ടൻ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നു, രാമാശ്രമി എങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഇങ്ങനെ കിട്ടാവുന്ന എല്ലാ വ്യാഖ്യാനങ്ങളും പരിശോധിച്ചതിന് ശേഷം പറയുന്നു. അല്ല പിന്നെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ മുമ്പിൽ ഞാൻ പണ്ഡിതനാവാൻ വേണ്ടി പറയുകയാണ്, ഞാൻ ഇതുകൊണ്ട് ആരെ അടുത്തും പോകാറില്ല, ഇതുകൊണ്ട് ഒരു ആദായവും ഇതുവരെ ആരെയും ഇന്നും കൈപ്പറ്റിയിട്ടുമില്ല, അതിനുവേണ്ടി ശ്രമിച്ചിട്ടുമില്ല, അങ്ങനെയൊന്നും യാതൊരു ഉദ്ദേശവുമില്ല. അപ്പോൾ സത്യം എന്താണെന്നുള്ളത് പറയണം, അത് സ്വീകരിക്കാമെന്നുള്ളവർക്ക് സ്വീകരിക്കാം, തള്ളിക്കളയാമെന്നുള്ളവർക്ക് തള്ളിക്കളയാം, അതിനുവേണ്ടി മാത്രം ഈ കാര്യം ഇവിടെ ചർച്ച ചെയ്യുന്നു എന്നേ ഉള്ളൂ. എന്നുവെച്ചാൽ അത്ര ന്യായോ അസ്തി, ഭാഷ്യകാരം പറയുന്നു ശൂദ്രന് വിദ്യയിൽ അധികാരമുണ്ടെന്നുള്ളതിന് സമ്പർക്ക വിദ്യയെ എടുക്കുന്നതിന് യാതൊരു യുക്തിയുമില്ല. ഇനി വേണമെങ്കിൽ ഇങ്ങനെ പറയാം, എന്താണ് കാമം ചായം ശൂദ്രശബ്ദ സമ്പർക്ക വിദ്യായാം ഏവ ഏക ഏകസ്യാം ശൂദ്രം അധികുര്യാ തദ്വിഷയത്വ സർവാസു വിദ്യാസു. പറയുന്നു വേണമെങ്കിൽ ഈ ശൂദ്രശബ്ദം കൊണ്ട് സമ്മർഗ വിദ്യ എന്ന് പറയുന്ന ഒരു വിദ്യയിൽ, ഈ സമ്മർഗ വിദ്യ എന്ന് പറയുന്നത് വായുർവാവ സമ്മർഗ പ്രാണോവാവ സമ്മർഗ എന്നെല്ലാം പറയുന്ന ഒരു വാസനയെ കുറിച്ച് പറയുന്നതാണ്, ഭാവന ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. ഇനി വേണമെങ്കിൽ എന്ന് വെച്ചാൽ നിഷേധിക്കാൻ പറ്റത്തില്ല, ശൂദ്രശബ്ദം അവിടെ വന്നുപോയി. സമ്മർഗ വിദ്യ എന്ന് പറയുന്ന ഇനി ആരെങ്കിലും ശൂദ്രശബ്ദം കൊണ്ട് അവിടെ ശൂദ്രൻ ശബ്ദമാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മർഗ വിദ്യയിൽ ശൂദ്രന് അധികാരമുണ്ടെന്ന് വേണമെങ്കിൽ സമ്മതിച്ചേരാം, പക്ഷെ അതുകൊണ്ട് മറ്റു വിദ്യകളിൽ അധികാരമുണ്ട് എന്ന് സമ്മർദ്ദിക്കാൻ പറ്റത്തില്ല എന്നാണ് അയം ശൂദ്രശബ്ദ സമ്മർഗ വിദ്യായാം ഏവ ഏകസ്യാം ശൂദ്രം അധികുര്യാ. സമ്മർഗ വിദ്യ എന്ന് പറയുന്ന ഒരേ ഒരു സ്ഥാനത്ത് വേണമെങ്കിൽ ശൂദ്രനെ അധികാരിയാക്കാം, തദ്വിഷയത്വം അതവിടെ ചർച്ച ചെയ്യുന്ന അതാണ്. പിന്നെ സർവാസു വിദ്യാസു എല്ലായിടത്തും വേണ്ട, എല്ലായിടത്തും വേണ്ട, ഒരിടത്ത് കിട്ടിയാൽ മതി. കാരണം വൈദികമായ നിയമം അനുസരിച്ച് തന്നെ എല്ലാവർക്കും എല്ലാത്തിനും അധികാരമില്ല, അല്ലെ ശൂദ്രന് വേണമെങ്കിലും എല്ലാത്തിനും അധികാരം. ഇത്രയും അംഗീകരിച്ചു കഴിഞ്ഞാൽ ശൂദ്രന് വേദ വിദ്യയിൽ അധികാരമുണ്ടെന്ന് ശ്രദ്ധിക്കും, ഇത്രയും സമ്മതിച്ചാൽ മതി. പക്ഷെ ഇത് സമ്മതിക്കത്തില്ല. കാമം എന്ന് പറഞ്ഞാൽ വേണ്ടി വന്നാൽ അങ്ങനെ സ്വീകരിക്കാന്ന് പറഞ്ഞു പിന്നെ അതിനെ നിഷേധിക്കും, അങ്ങനെയും പാടില്ല. അർത്ഥവാദസ്തത്വാത്തു എന്ന കശ്ചിതപ്യയം ശൂദ്രം അധികടത്തും ഉത്സഹത്തെ. ഇവിടെയാണ് പറഞ്ഞ വൈരുദ്ധ്യം എന്ന് പറഞ്ഞു, കഥകളെല്ലാം അർത്ഥവാദമാണല്ലോ, ഇത് അർത്ഥവാദത്തിൽ പറയുന്ന ഒരു സന്ദർഭമായതുകൊണ്ട് ഇത് വെച്ചുകൊണ്ട് ഇവിടെ പോലും ശൂദ്രന് അധികാരം ഉണ്ട് എന്ന് സമർത്ഥിക്കാൻ കഴിയത്തില്ലെന്നാണ്. നല്ല കാര്യം, പക്ഷേ അർത്ഥവാദത്തിലുള്ള ഈ ശൂദ്രശബ്ദത്തെ വച്ചുകൊണ്ട് ഇതേ ഭാഷ്യകാലം തന്നെ ശൂദ്രന് അധികാരമില്ലെന്ന് സമർത്ഥിക്കുന്നു. ഇതാണ് പറയുന്നതിൽ വൈരുദ്ധ്യം വരുന്നു എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പൊ എന്താ പറഞ്ഞത്, ഇത് അർത്ഥവാദത്തിലുള്ള ഭാഗമായതുകൊണ്ട് ഇവിടുത്തെ ശൂദ്രശബ്ദം ഉപയോഗിച്ചിട്ട് ശൂദ്രന് എവിടെയെങ്കിലും അധികാരമുണ്ടെന്ന് സമർത്ഥിക്കാൻ പറ്റില്ല, വേണ്ട, ശൂദ്രനെ വെറുതെ വിട്ടയ്ക്കുക. ഇത് പറഞ്ഞതിന് ശേഷം ഇതേ ഭാഗം തന്നെ വ്യാഖ്യാനിച്ചിട്ട് ശൂദ്രന് വിദ്യയിൽ അധികാരമില്ലാതെ സമർത്ഥിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത് ദുരാഗ്രഹം വന്നു കഴിഞ്ഞാൽ കണ്ണ് കാണത്തില്ല എന്ന് പറഞ്ഞതാണ്. ശക്യതേച്ച അയം ശൂദ്രശബ്ദോ അധികൃത വിഷയോ യോജയിതും പറയുന്നു. ഇവിടുത്തെ ഈ ശൂദ്രശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യയ്ക്ക് അധികാരിയായ ക്ഷത്രിയനാണ് എന്ന് യോജിപ്പിക്കാൻ കഴിയും. ഇതാണ് അത് കഴിയും. ശക്യതേയ അയം ശൂദ്രശബ്ദവും ഈ ശൂദ്രശബ്ദം അധികാരിയെ വിഷയം. അധികാരി എന്ന് പറയുന്നത് എന്താണ്? ക്ഷത്രിയൻ. ഇവിടെ ശൂദ്രശബ്ദം ക്ഷത്രിയനെ കുറിച്ചാണ് എന്നുള്ളത് ക്ഷത്രിയനിൽ യോജിപ്പിക്കാൻ തനിക്ക് കഴിയും. സഖ്യതേ മയാസഖ്യത, ഞാനിപ്പോൾ വ്യാഖ്യാനിച്ചു തരാം എന്ന് പറഞ്ഞ ഫലത്തിൽ എന്താവി? ശൂദ്രന് വിദ്യയെ നിഷേധിച്ചു. ശൂദ്രനെ ക്ഷത്രിയനാക്കി കഴിഞ്ഞാൽ എന്തിനുവേണ്ടി ശൂദ്രനെ ക്ഷത്രിയനാക്കുന്നു? പണിപ്പെട്ട ശൂദ്രന് വിദ്യ നിഷേധിക്കുക. തൊട്ടും ബന്ധു പറഞ്ഞു ഇത് അർത്ഥവാദമാണ്, അതുകൊണ്ട് ഇതുപയോഗിച്ച് ശൂദ്രന് അധികാരത്തെ സ്ഥാപിക്കാൻ പറ്റില്ല. തൊട്ടടുത്ത് എന്ത് പറഞ്ഞു? ഇത് ഉപയോഗിച്ച് അധികാരി ക്ഷത്രിയനാന്ന് കാണിക്കാമെന്ന്. പരസ്പര വൈരുദ്ധ്യമാണ് ഇവിടെ. കഥം വിധിച്ചതേ, ഇനി അതിനെ വ്യാഖ്യാനിക്കുന്നു. ഇത് വിശദമായി അവിടെ വ്യാഖ്യാനിച്ചു. ഇവിടെ സൂത്രം ഈ വ്യാഖ്യാനത്തിനനുസരിച്ചായതുകൊണ്ട് ഇതിനെ വ്യാഖ്യാനിക്കുന്ന എന്താണ്? കമ്പര ഏനം ഏത സന്തം സൈവാനം ഇവ രൈക്കും ആത്ത ഇതി അസ്മാത് ഹംസവാക്യാത് ആത്മനോ അനാദരം ശ്രുതവതോ ജ്ഞാനശ്രുതേ പൗത്രായണസ്യ ശുഗുത്പേതേ. ഇതാണ് കള്ളത്തരം. ശ്രുതിയിലില്ലാത്ത കാര്യം വ്യാഖ്യാനിക്കുക. ഇത് പച്ചക്കള്ളമാണ് ഇവിടെ അർത്ഥം എഴുതി വച്ചിരിക്കുന്നത്. ശ്രുതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ജ്ഞാനശ്രുതി എന്ന രാജാവ് തന്റെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ചൂടുകാലത്ത് കിടന്നപ്പോ രണ്ട് പക്ഷികളോ അല്ലെങ്കിൽ കൂടുതൽ പക്ഷികളോ ആകാശത്തൂടെ പറന്നു പോകുന്നു കേട്ട് കഥയാണ്. അതിന് മുമ്പേ പോകുന്ന പക്ഷിയോട് പിറകെ പോകുന്ന പക്ഷി പറഞ്ഞു, ഇതാ നീ കണ്ടില്ലേ ആ ജ്ഞാനശ്രുതിയുടെ കീർത്തി സ്വർഗം വരെ വ്യാപിച്ചിരിക്കുന്നു, നീ അതിലൊന്നും പോയി മുട്ടരുത്, നീ ദഹിച്ചു പോകും എന്ന് പറഞ്ഞു. അപ്പൊ ചോദിക്കും, എന്താ നീ അങ്ങനെ പറഞ്ഞത്? മുൻപ് പോകുന്ന പക്ഷി പറയും, ഇതെന്ത് കീർത്തി? കീർത്തി എന്ന് പറയുന്ന രൈക്കിന്റെ കീർത്തിയാണ്. രൈക്കുവിന്റെ കീർത്തി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സർവ മനുഷ്യരുടെയും പുണ്യം? അത് ആ രൈക്കിന്റെ പുണ്യത്തിൽ അന്തർഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് രൈക്കിന്റെ കീർത്തി എന്ന് പറയുന്നത് ഈ ജ്ഞാനശ്രുതിയിലെ കീർത്തിയുമായിട്ട് താരതമ്യം ചെയ്യാനേ പറ്റത്തില്ല. അവിടെ ജ്ഞാനശ്രുതി എങ്ങനെ കീർത്തി ഉള്ളവനായി തീർന്നു? കാരണം നല്ല രാജാവായിരുന്നു. രാജാവ് എന്ന് പറയുമ്പോൾ ശൂദ്ര രാജാവ്. അപ്പൊ ചോദിക്കും, ക്ഷത്രിയനല്ലേ രാജാവാകൂ? അല്ല. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും മഹാഭാരതത്തിലും എല്ലാം എത്രയോ ശൂദ്ര രാജാക്കന്മാരെ കഥ പറയുന്നു. മഹാഭാരത യുദ്ധത്തിന്റെ സന്ദർഭം വായിച്ചു നോക്കുക. മഹാഭാരത യുദ്ധത്തിൽ എത്രയോ ശൂദ്ര രാജാക്കന്മാർ പങ്കെടുത്തിരിക്കുന്നു. അപ്പൊ ശൂദ്രനും രാജാവാകും. നിഷാദ രാജാവിനെ കുറിച്ച് രാമായണത്തിൽ പറയുന്നു, എല്ലായിടത്തും പറയുന്നുണ്ട്. രാജാവായാൽ ക്ഷത്രിയനായിക്കൊള്ളണമെന്നില്ല. പക്ഷെ പൊതുവെ ക്ഷത്രിയന്മാരാണ് രാജാവായിരുന്നത്. എന്തിനും നമ്മുടെ ചരിത്രത്തിൽ തന്നെ എന്താണ്? ഗുപ്ത രാജവംശം. ഭൂരിപക്ഷം പേരും പറയുന്നത് വൈശ്യന്മാരാണ്. നാം ചന്ദ്രഗുപ്തൻ വൈശ്യനായിരുന്നു. ചിലരെ എതിർക്കുന്നവരുണ്ടാകും, ഭൂരിപക്ഷം അതാണ്. പ്രസിദ്ധ ചരിത്രകാരന്മാരെല്ലാം അത് വൈശ്യവംശം എന്ന് പറയും. അതാണ് ഗോൾഡൻ ഏജ് ഇന്ത്യയുടെ. അതിരിക്കട്ടെ, പക്ഷെ ഇതിവിടെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ജ്ഞാനശ്രുതി ഇത് കേട്ടുകഴിഞ്ഞിട്ട് പിന്നെ ശ്രുതി പറയുന്ന എന്താണോ? ജ്ഞാനശ്രുതി കേട്ടു, ഇത് കേട്ടു. അപ്പൊ ജ്ഞാനശ്രുതി എന്ന് പറയുന്ന ആള് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ താല്പര്യമുള്ള ആളായിരുന്നു. ഒരു മഹാത്മാവിനെ കുറിച്ച് കേട്ടു, കേട്ടുകഴിഞ്ഞപ്പോൾ ബാക്കിയൊക്കെ കഥയായിക്കൊള്ളട്ടെ, എങ്ങനെയോ കേട്ടു. സ്വാഭാവികമാണ് ആർക്കും തോന്നുന്നത്, സ്വാഭാവികമാണ്. എന്താണ്, ഒരുവന്റെ ഉള്ളിൽ ശ്രദ്ധയുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ ആ മഹാത്മാവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടാവും. ശ്രദ്ധയുള്ളവനല്ലാത്തവും ചിലപ്പോൾ നിന്ദിച്ചെന്നിരിക്കും. ഒരു മഹാത്മാവിനെ കുറിച്ച് കേട്ടുകഴിഞ്ഞപ്പോൾ ജ്ഞാനശ്രുതിക്ക് താല്പര്യമുണ്ടായി. അവിടെ പറയുന്ന ശ്രുതി എഴുന്നേറ്റ പാടെ രാവിലെ ക്ഷത്താവിനെ വിളിച്ചു, സൂതൻ എന്നാണ് തന്റെ ഡ്രൈവർ, വിളിച്ചിട്ട് പറഞ്ഞു, ആരാണ് ഈ ലൈക്യൻ? ഒരു താപസനാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ അങ്ങനെയുള്ള സ്ഥലത്ത് പോയി അന്വേഷിച്ച് കൊണ്ടുവരണം എന്നാണ്. അന്വേഷിച്ച് വിവരം അറിയിക്കും. ഉടനെ ഇയാൾ പോയി അന്വേഷിച്ചു, വിവരം പറഞ്ഞു. ഉടനെ ജ്ഞാനശ്രുതി കാണാൻ പോകുന്നു. ഇത്രയും ശ്രുതി പറഞ്ഞിരുന്നുള്ളു. ജ്ഞാനശ്രുതിയെ പോലെ ഒരു ജിജ്ഞാസുവിന്, രവിക്കനെ പോലെയുള്ള ഒരു മഹാത്മാവിനെ കുറിച്ച് കേട്ടുകഴിഞ്ഞാൽ ദുഃഖം ഉണ്ടാകുമെന്ന് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ച് എന്തടിസ്ഥാനത്തിൽ? അതിനുള്ള കാരണം, ഒരു മഹാത്മാവിനെ കുറിച്ച് കേട്ടുകഴിഞ്ഞാൽ ഒരാൾക്ക് ജിജ്ഞാസ ഉണ്ടാകുന്നു, സങ്കടമല്ല ഉണ്ടാകുന്നു, അയാൾ മഹാത്മാവായിപ്പോയല്ലോ. ഇതൊരാർക്കെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഭാഷകാരൻ പറയുന്നത് പിന്നെ പക്ഷികള് ജ്ഞാനശ്രുതിയെ നിന്ദിച്ചെന്ന്. പക്ഷികളെ നിന്ദിച്ചില്ല, പക്ഷികൾ ഇത്രേ പറയുന്നുള്ളൂ, വേറൊരു മഹാത്മാവുണ്ട്, അയാൾ ജ്ഞാനശ്രുതിയെക്കാളും മഹത്വമുള്ളവനാണെന്ന്. അപ്പോൾ ഒരുവൻ തന്നെക്കാളും മഹത്വം വേറാക്കുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ മഹാനെ കാണാൻ ആഗ്രഹിക്കും. സൽബുദ്ധിയുള്ള ഒരാൾ അസ്യമേ അവന്റെ ഉള്ളിൽ ഈർഷ്യയെ അസൂയെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ പോകത്തില്ല. കാരണം ഞാനാണ് വരും, ഇനി എന്നെക്കാളും വലിയവരാണ്, ഞാനെന്തിനാ അവനെ കാണാൻ പോകുന്നു? വേണമെങ്കിൽ അവൻ എന്നെ വന്ന് കാണട്ടെ എന്ന് വിചാരിക്കും. സാറിന് അല്പബുദ്ധികൾ അങ്ങനെയാണല്ലോ. ഒരു വലിയൊരു മഹാത്മാവിനെ കുറിച്ച് കേട്ടപ്പോൾ അതെന്തോന്ന് മഹാത്മാ, ഞാനൊരുത്തിനെയും കാണാൻ പോകില്ല, ആരെങ്കിലും അങ്ങനെ വേണമെങ്കിൽ എന്റെ അടുത്ത് വന്ന് എന്നെ കാണും എന്ന് പറയും. ഇതെന്താണ് അസൂയ, അഹന്ത, ദുർബുദ്ധി ഇതൊക്കെയാണ്. ജ്ഞാനശ്രുതി അങ്ങനെയല്ല. ഇങ്ങനെ ഒരു മഹാത്മാവിനെ കേട്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് ഡ്രൈവറെ വിളിച്ചുകൊണ്ട് ഇറക്കാൻ പോവുകയാണ്. പിന്നെ ഇതിൽ എവിടെയാണ് ജ്ഞാനശ്രുതിക്ക് ദുഃഖം ഉണ്ടാകുന്നതിന് അവസരം ഉണ്ടാകുന്നത്? ജ്ഞാനശ്രുതിയെ പോലെ ഒരാള്, പ്രത്യേകിച്ച് അയാൾ കീർത്തിയുള്ള ആളാണെന്ന് പറയുന്നു, സത്കീർത്തിയാണ് പറയുന്നത്, അയാൾക്ക് അഹന്ത അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതില്ലാത്തതുകൊണ്ടാണ് തന്റെ മകളെപ്പോലും പിടിച്ചോണ്ടെന്ന് അവിടെ കൊടുക്കുന്നത്. ഭാഷ്യകാരം പറയുന്നത് ഇവിടെ ജ്ഞാനശ്രുതിക്ക് ഇങ്ങനെ ഒരു മഹാത്മാവിനെ കുറിച്ച് കേട്ടുകഴിഞ്ഞപ്പോൾ ദുഃഖമുണ്ടായി. ഇത് ദുർവ്യാഖ്യാനം. ഇത്ര ഒരു കാര്യം ശ്രുതി പറയുന്നില്ല. ഇങ്ങനെ ഒരു കാര്യത്തെ ഇവിടെ വ്യാഖ്യാനിക്കുന്നതിനുള്ള യാതൊരു അവസരവുമില്ല. എന്നിട്ടും അങ്ങനെ ദുഃഖമുണ്ടായി എന്ന് പറയുന്നത് ശൂദ്രശബ്ദത്തെ വ്യാഖ്യാനിക്കാൻ വേണ്ടി മാത്രം. എന്നുവെച്ചാൽ ജ്ഞാനശ്രുതിയെ ക്ഷത്രിയൻ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സൂത്രം എഴുതിയിരിക്കുന്നത് ഛാന്ദോഗ്യത്തിലെ ഭാഷയനുസരിച്ചിട്ടാണ്. ശുഖസ്യ അവിടെ ദുഃഖത്തെക്കുറിച്ച് പറയുന്നു. ശ്രുതിയിലില്ലാത്ത ദുഃഖത്തെക്കുറിച്ച് പറയണമെങ്കിൽ ഭാഷ്യം നോക്കിയേ പറ്റൂ. അപ്പൊ ഭാഷ്യത്തിനനുസരിച്ച് സൂത്രം എഴുതണമെങ്കിൽ രണ്ടും ഒരാൾ തന്നെ ഈ പണി ചെയ്തു. എന്തിനാ അങ്ങനെ ഒരു സിദ്ധാന്തത്തെ സമർത്ഥിക്കാൻ വേണ്ടി എന്ന് ഇവിടെ സ്പഷ്ടമാണ്. ഇല്ലെങ്കിൽ ശ്രുതിയിൽ ദുഃഖത്തെക്കുറിച്ച് പറയണം, അങ്ങനെ പറയുന്നില്ല, ഒരു പദം പോലുമില്ല. പോയി കണ്ടു, സംസാരിച്ച് ചോദിച്ചു പറഞ്ഞു, അങ്ങനെ കണ്ടു. ഒരു സന്ദർഭത്തിലും ജ്ഞാനശ്രുതി ദുഃഖിതനായിരുന്നു എന്ന് പറയുന്നില്ല, മറിച്ച് വ്യക്തമായും പറയുന്നുണ്ട് എന്താണ്, ജിജ്ഞാസുവായിരുന്നു, അറിയാൻ ആഗ്രഹമുള്ളവനായിരുന്നു. പിന്നെ വിദ്യാവ്യസനം എന്നൊക്കെ പറയാം, അത് ജിജ്ഞാസ ഉദ്ദേശിച്ചിട്ടാണ്, അല്ലാതെ ബന്ധുക്കൾ ആരെങ്കിലും മരിക്കും വരുന്ന ദുഃഖമല്ല. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, സൂത്രവും ഭാഷയും ഒരാളാണ് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തെളിയിക്കുക ഞാൻ സമ്മതിച്ചില്ല.